അഭ്യാസ വൈരാഗ്യങ്ങളെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തത്. അർജുനന്റെ പക്ഷം മനസ്സ് ദുർനിഗ്രഹമാണ്, അതിനെ സ്വാധീനമാക്കുക പ്രയാസമാണ്. ഭഗവാനും അതിനോട് യോജിക്കുന്നു, പക്ഷേ എന്നാൽ അഭ്യാസ വൈരാഗ്യങ്ങളെ കൊണ്ട് അതിനെ സ്വാധീനമാക്കാം എന്നാണ് ഭഗവാൻ പറയുന്നത്. അത് തുടർന്ന് 36-ാമത്തെ ശ്ലോകത്തിൽ അതിനെ വിശദീകരിക്കുകയാണ്. അസംയതാത്മനാ യോഗോ ദുഷ്പ്രാപയതി മേ മതി വശ്യാത്മനാ തു യതതാ ശക്യോ വാപ്തുമുപായതഃ. ഇഹ പുനർ അസംയതാത്മാ തേന അസംയതാത്മന അഭ്യാസ വൈരാഗ്യാഭ്യാം അസംയത ആത്മാന്തക്കരണം യസ്യ സ്വയം അസംയതാത്മാ. അഭ്യാസ വൈരാഗ്യങ്ങളെ കൊണ്ട് സംയതമാകാത്ത മനസ്സ്, ആധ്യാത്മിക സാധന മാർഗത്തിലാണ്, പക്ഷെ അയാളുടെ മനസ്സിന് അഭ്യാസം കൊണ്ട് ആ സാധനമാർഗത്തിൽ ഉള്ള തീക്ഷ്ണത അത് വരുന്നില്ല. വൈരാഗ്യം കൊണ്ട് മനസ്സിന് അടക്കം ഒതുക്കം ഇതും വരുന്നില്ല. അസംയതാത്മ അങ്ങനെയുള്ളവൻ, ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അഭ്യാസ വൈരാഗ്യാഭ്യാമത്തെ നിരോധം എന്ന് പതഞ്ജലി പറഞ്ഞു. വൈരാഗ്യമുള്ള മനസ്സിനെ അഭ്യാസം നടക്കൂ, അഭ്യാസം കൊണ്ട് മാത്രമേ വൈരാഗ്യം ദൃഢമാകൂ. അതിൽ ന്യൂനത വരിക എന്ന് പറയുന്നത് മനസ്സ് അതിൻ്റെ ഏതെങ്കിലും താഴ്ന്ന തരത്തിലായിരിക്കുക. ഇപ്പം യതമാൻ എന്ന് പറയുന്നു, ഒരാളുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്, മനസ്സ് നിരങ്കുശമായി വിഷയങ്ങളിൽ പ്രവർത്തിച്ചാൽ ആധ്യാത്മിക സാധനയ്ക്ക് തടസ്സമാണെന്ന് അയാൾക്കറിയാം. അങ്ങനൊരു ബോധമുണ്ടെങ്കിലും അയാൾക്ക് വൈരാഗ്യത്തിന്റെ മാർഗത്തിലോ അഭ്യാസത്തിന്റെ മാർഗത്തിലോ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അതാണ് യതമാനം എന്ന് പറയുന്നത്. പരിശ്രമിക്കുന്നതിന് തയ്യാറാണ്, പക്ഷെ പരിശ്രമം ഉദ്ദേശിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല. ഒന്നുകിൽ പ്രബലമായ പൂർവ്വസംസ്കാരം കൊണ്ടാകാം, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കുന്ന ആകാം. സാഹചര്യം എന്ന് പറയുമ്പോൾ കാലം, അവസ്ഥ ഇതല്ലേ. പക്ഷേ അതിന് ആഗ്രഹമുണ്ട്, മനസ്സിൽ അതിനുവേണ്ടി ഉള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നുണ്ട്, പക്ഷെ കാര്യം മുന്നോട്ട് പോകുന്നില്ല. യതമാനം എന്ന് പറയുന്ന അവസ്ഥ ഇവിടെ പറയുന്നുണ്ടല്ലോ. അസംയതാത്മന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, നീ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ യാതൊരു ഫലപ്രാപ്തിയും കാണുന്നില്ല. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം യോഗോ ദുഷ്പ്രാപ. ആ ഒരവസ്ഥയിൽ നിന്നുകൊണ്ട് യോഗത്തെ പ്രാപിക്കാൻ സാധ്യമല്ല. എന്നാൽ കഴിയും. എങ്ങനെ? അപ്പോഴാണ് വ്യതിരേകം എന്ന് പറയുന്നത്. അതിൻ്റെ അഭ്യാസത്തിൻ്റെ വൈരാഗ്യത്തിൻ്റെ ഒരാളുടെ സ്വാധീനത എന്ന് പറയുന്നത് എന്താണ്? അയാൾക്ക് ദൃഢമായ വാസനയുള്ള, അല്ലെങ്കിൽ ദൃഢമായ അയാളെ സ്വാധീനിക്കുന്നതായ അയാളുടെ ഏതെങ്കിലും ഒരു ഒന്നിൽ നിന്ന് പിന്മാറാൻ കഴിയുക, അതിനാണ് വ്യതിരേകം എന്ന് പറയുന്നത്. നമ്മൾ പറയണ്ടോ നമ്മുടെ ദുശ്ശീലങ്ങൾ, നമുക്കറിയാം ദുശ്ശീലമാണെന്ന്, പക്ഷെ അതിൽ നിന്ന് നമുക്ക് പിന്തിരിയാൻ കഴിയത്തില്ല. നമുക്കറിയാം ഇത് ആത്യന്തികമായി ഇതിൽ നിന്ന് മോചനം നേടാതെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്നറിയാം, പക്ഷെ എന്നാലും അതിൽ നിന്ന് മോചനം നേടാൻ കഴിയത്തില്ല. അങ്ങനെ കഴിയാതെ വരുമ്പോൾ നമ്മൾ തന്നെ അതിനെ സാധൂകരിക്കുന്ന, ന്യായീകരിക്കുന്ന തത്വശാസ്ത്രങ്ങൾ, തത്വചിന്ത അതിനെയൊക്കെ പിന്നെ പിന്തുടരും. അങ്ങനെ ഒരവസ്ഥ വരും. അതും യതമാനാവസ്ഥയാണ്. പക്ഷെ അതിൽ നിന്നും മാറി നമ്മുടെ ഏതെങ്കിലും ഒരു ദൗർബല്യത്തിൻ്റെ മേൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് പ്രബലമാണ്, നമുക്ക് അതിജീവിക്കാൻ കഴിയില്ല എന്ന് ബോധ്യം വരുന്ന ഒരു ദൗർബല്യം എത്ര ശക്തമായിക്കൊള്ളട്ടെ, ഒന്നിനെ ഒന്നിൻ്റെ പേരിൽ അയാൾക്ക് സ്വാധീനം, ഒരു ശീലം അല്ലെങ്കിൽ ഒരു ദുരാഗ്രഹം വിട്ടുമാറാതെ നിൽക്കുന്നു, ഒരു കാമം വിട്ടുമാറാതെ നിൽക്കുന്നു, അതിൻ്റെ മേലിൽ ഒരു സ്വാധീനം നേടുക, അപ്പോൾ വ്യതിരേകം. അവിടെ നിന്നാണ് ഒരു രക്ഷപ്പെട്ടു തുടങ്ങുന്നത്. സാധനാ മാർഗത്തിൽ പുരോഗതി എന്ന് പറയുന്ന അവിടെ മുതലാണ്. ഒന്ന് കീഴ്പ്പെട്ടു കഴിഞ്ഞാൽ, പ്രബലനായ ഒരു ശത്രുവിനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് കാര്യങ്ങൾ അനായാസമായി തീരും. പിന്നീട് അയാളെ സംബന്ധിച്ചിടത്തോളം ബാഹ്യമായ നിയന്ത്രണം അതാണ്. ചിലർ പറയും എന്താണ് ഈ വൈരാഗ്യം, ബാഹ്യമായി ഒന്നും വേണ്ട എന്ന് കരുതിയാലും മനസ്സിൽ ആഗ്രഹങ്ങൾ നിൽക്കത്തില്ലേ, അപ്പോൾ അത് മിഥ്യാചാരതയല്ലേ, അങ്ങനെയുള്ള ഒരു വൈരാഗ്യം കൊണ്ട് എന്താണ് പ്രയോജനം എന്നൊക്കെ ചോദിക്കും. പക്ഷെ അങ്ങനെയല്ല നമ്മുടെ ആചാര്യന്മാർ പറയുന്നത്. ബാഹ്യമായ നിരോധത്തിന്, നിയന്ത്രണത്തിന്, അല്ലെങ്കിൽ ബാഹ്യമായ പിൻവാങ്ങലിന്, മനസ്സെങ്ങനെ ആയിക്കൊള്ളട്ടെ, അതാണ് പ്രഥമമായിട്ടുള്ളത്, കരണീയമായിട്ടുള്ളത്. ബാഹ്യമായി ആദ്യം പിൻവാങ്ങുക, മനസ്സവിടെ ഇരുന്നോട്ടെ, മനസ്സെങ്ങനെ ആയിക്കൊള്ളട്ടെ, മനസ്സ് ഏത് ഭാവങ്ങളെയോ ഏത് ഭീകരമായ അവസ്ഥയെ പ്രാപിച്ചാലും ശരി, കരണ നിവൃത്തി, ഇന്ദ്രിയ നിഗ്രഹം ബാഹ്യമായ, അതാണ് പ്രഥമമായി വേണ്ടത്. പ്രലോഭിപ്പിക്കുന്ന ഏതെങ്കിലും വിഷയത്തിൽ നിന്ന് ബാഹ്യമായി ഒരാൾക്ക് നിയന്ത്രിക്കാൻ കഴിയും. ഒരു ശീലത്തിൽ നിന്നും ഒരാൾക്ക് പിൻവാങ്ങാൻ കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന ഈ മാർഗത്തിലേക്ക് അയാൾ പ്രവേശിച്ചു കഴിഞ്ഞു, അഭ്യാസ വൈരാഗ്യങ്ങളുടെ മാർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഒരു ശീലത്തെ ഉപേക്ഷിക്കുക, അവിടെ മുതലാണ് അതിൻ്റെ തുടക്കം. ഏകേന്ദ്രിയം എന്ന് പറയുന്നതാണ്, അതായത് വ്യതിരേകത്തിൽ നിന്ന് അടുത്തു വരുന്നു. ഒരു ശീലത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കർണങ്ങൾ മറ്റ് ശീലങ്ങളിൽ നിന്ന് പിന്തിരിയുന്നു. പക്ഷെ മനസ്സിൽ വീണ്ടും ഭോഗിച്ച ശക്തമായി നിലനിൽക്കുന്നു വിഷയിച്ച വിഷയാനുഭവത്തിനുള്ള വ്യഗ്രത മനസ്സിൻ്റെ. ഭാഷകാരൻ പറയും തൃഷ്ണ, ഭഗവാൻ പറയും രസം, അത് മനസ്സിലാക്കുന്നു. അതാണ് ഏകേന്ദ്രിയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദോഷമില്ല, കാരണം ബാഹ്യമായ നിവൃത്തി ഒരാൾ സമ്പാദിച്ചു കഴിഞ്ഞാൽ കേവലം മനസ്സിൽ മാത്രം ഇച്ഛ അല്ലെങ്കിൽ തൃഷ്ണ കാമങ്ങൾ നിലനിൽക്കുക എന്ന് പറയുന്നത് വളരെ ഉയർന്ന ഒരവസ്ഥയാണ്. അതല്ല മിഥ്യാചാരത്വം എന്ന് പറയുന്നത്. അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോകണം, മനസ്സിൽ നിന്നും അത് തുടച്ചു മാറ്റണം. അത് വേണ്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. അത് അധ്യാത്മവിദ്യാധികം, അധ്യാത്മവിദ്യാപ്രാപ്തി വിവേകം, അതിൻ്റെ ദൃഢത കൊണ്ട് മാത്രം സാധിക്കുന്നതാണ്. ഇതിനാണ് പരവൈരാഗ്യം എന്ന് പറയുന്നത്. യതമാനം, വ്യതിരേകം, ഏകേന്ദ്രിയം, വശീകാരം. അത്തരം മനസ്സിനൊരു ഭാവം വരണം. നമ്മൾ സാധാരണ പറയുമല്ലോ അസംഗത, നിസ്സംഗത എന്ന് പറയുന്നത്. ആ നിസ്സംഗത എന്ന് പറയുന്നതിനാണ് അത് പ്രായോഗികമായി തീരുന്നത്, ഫലത്തിൽ വരുന്നത്, ഒരു മനസ്സിന് സ്വയം അനുഭവിക്കാൻ കഴിയുന്നതിനാണ് വശീകാരത എന്ന് പറയുന്നത്. മനസ്സ് ആ ജീവനെ വഴിതെറ്റിക്കുന്ന, പ്രലോഭിപ്പിക്കുന്ന ആ വിഷയങ്ങളിൽ മനസ്സ് ഉദാസീനത പുലർത്തുന്നു. ഉദാസീനത എന്ന് പറയുമ്പോൾ എന്താണ്? ന ദ്വേഷ്ടി, ന കാംക്ഷതി, നേരത്തെ ഭാവം പറഞ്ഞിട്ടുണ്ട്, അതാണ് ഉദാസീനത. അതിനെ ദ്വേഷിക്കുന്നില്ല, കാംക്ഷിക്കുന്നുമില്ല. യതമാനം എന്ന് പറയുന്ന അവസ്ഥയിലാണ് ദ്വേഷിക്കുന്നത്, വിഷയങ്ങളോട് വിദ്വേഷം വരുന്നത്. അതൊരു നിഷേധാത്മകമായ നിലപാടാണ്. എന്നാലും തുടക്കത്തിൽ അത് ആവശ്യമാണ്. പക്ഷേ മനസ്സ് ആ വശീകാര സ്വാധീനതയിൽ വരുന്ന സമയത്ത് മനസ്സ് ഉദാസീനമായിരിക്കും. അപ്പം മനസ്സ് പോകുന്നില്ല. അങ്ങനെയുള്ളൊരു മനസ്സിന് മാത്രമേ ധ്യാനസ്ഥിരത വരത്തുള്ളൂ. ആ മനസ്സിന്റെ അവസ്ഥയാണ് യോഗശാസ്ത്രത്തിൽ ചിത്തസ്ഥൈര്യം എന്ന് പറയുന്നത്. ആ മനസ്സിന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പ്രശാന്തവാഹിത. യോഗഭാഷ്യത്തിൽ പറയുന്ന ഈ പ്രശാന്തവാഹിത എന്ന് പറയുന്ന ചിത്രമാണ് അവിടെ മനസ്സ് ശാന്തമായിരിക്കുന്നു. അതിനും അപ്പുറമുണ്ട്, അപരവൈരാഗ്യത്തെക്കുറിച്ച് പറയുന്നു. അതുവരെ എത്തിയതിന് ശേഷമാണ് അതിനപ്പുറത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ഇതെല്ലാം പരവൈരാഗ്യത്തിൽ പെടുന്നതാണ്. യതമാനം, വ്യതിരേകം, ഏകേന്ദ്രിയം, വശീകാരം, ഇതെല്ലാം. അങ്ങനെയുള്ള മനസ്സിന്റെ ഓരോ അവസ്ഥകളിലൂടെ പുരോഗമിക്കാൻ കഴിയാത്തവൻ, എന്നാൽ ആധ്യാത്മികമായ താല്പര്യമുണ്ട്, ജിജ്ഞാസയുണ്ട്, ശുഭേച്ഛയുണ്ട്, പ്രാഥമികമായ ഗുണങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ആഗ്രഹിക്കുന്നതിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. യതമാനം അവസ്ഥയിൽ നിൽക്കുന്നു. അവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അസംയതാത്മന. അസംയതാത്മാ, അസംയതം ആത്മാ അന്ധകരണം യസ്യ, ഭാഷകാരം പറയുന്നു. അയാളെ ചിത്തഭൂമി എന്ന് പറയുന്നത് ഏറ്റവും പ്രാഥമികമായ നിലയിലായിരിക്കും. അവിടെ നിന്നുകൊണ്ട് നമ്മുടെ അവസ്ഥയ്ക്ക് എന്തെങ്കിലും ന്യായീകരണങ്ങൾ കണ്ടെത്തുക അല്ല ഒരാൾ വേണ്ടത്, മറിച്ച് അവിടെ നിന്ന് മുമ്പോട്ട് പോകണം. വ്യതിരേക ഭാവം മനസ്സിൽ വരണം. വന്നു കഴിഞ്ഞാൽ പിന്നീട് അടുത്തത് അനായാസമായി തീരും. പറയുന്നു അസംയതാത്മന അഭ്യാസ വൈരാഗ്യാഭ്യാം അസംയതാത്മാന്തസ്യസ്വ അസംയതാത്മാ. സാധാരണ എല്ലാവരുമാണ് അങ്ങനെയുള്ളവർക്ക് തേന അസംയതാത്മന യോഗോ ദുഷ്പ്രാപോ ദുഃഖേന പ്രാപ്യത. എന്നുവെച്ചാൽ അത് കഷ്ടസാധ്യമാണ്, എന്നുവെച്ചാൽ സാധ്യമല്ല എന്നുള്ളതാണ്. ആ ഒരു നിലയിൽ നിൽക്കുന്നിടത്തോളം കാലം അയാൾക്ക് യോഗം സാധ്യമല്ല, ഒരു തരത്തിലുള്ള യോഗം അത് അസാധ്യമായി വരുന്നു. കർമ്മയോഗം ഉൾപ്പെടെയുള്ള യോഗങ്ങളല്ല ആ ഒരു നിലയിൽ. കേവലം മനസ്സിൽ ശുഭേച്ഛയുണ്ട്, പക്ഷെ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. മനസ്സിന്റെ ബഹിർമുഖത ഉണ്ട്, വിഷയതൃഷ്ണമുണ്ട്. അങ്ങനെ വരുമ്പോൾ യോഗ സാധ്യമല്ല. അപ്പോൾ യോഗം അസാധ്യമായ ചിലരെ കുറിച്ചും പറയുന്നുണ്ട്. ഇതിമേ മതി. ആധ്യാത്മശാസ്ത്രത്തിൽ എല്ലായിടത്തും ആചാര്യന്മാർ പറയും, എവിടെയാണോ ഇത് ദുർഗ്രഹമാണെന്ന് പറയുക, ദുസ്സാധ്യമാണെന്ന് പറയുക, ക്ലിഷ്ടസാധ്യമാണെന്ന് പറയുക, ദുഃഖസാധ്യമാണെന്ന് പറയുക, ഇങ്ങനെ പറയുന്ന ഭാഗമെല്ലാം ഇത്തരം മനസ്സിനെ ഉദ്ദേശിച്ചിട്ടാണ്. ഇത്തരം മാനസിക നിലയുള്ള സാധകന്മാരെ ഉദ്ദേശിച്ചിട്ടാണ്. ആഗ്രഹമുണ്ട്, പ്രവർത്തനം നടക്കുന്നില്ല. അങ്ങനെയുള്ളവർ ഉദ്ദേശിച്ചിട്ടാണ് ആ പറഞ്ഞിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ രണ്ട് ഭാഗവും പറയുന്നു. ചിലടത്ത് പറയും എന്താണ് ഇത്? സുഖരമാണ്, അനായാസമാണ് എന്ന് പറയും. അതാരെ ഉദ്ദേശിച്ച്? ഇതിൽ നിന്ന് പുരോഗമിച്ചവരെ കുറിച്ച്. ഒന്ന് രണ്ട് ചിത്തഭൂമികളെ മറികടന്നവരുദ്ദേശിച്ച് പറയും ഇത് വളരെ അനായാസമാണ്. പണ്ട് അധ്യാത്മശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ട് സമ്മതമാണ്. ഇത് ദുഷ്കരമാണെന്നുള്ള നിലപാടും ഇത് സുഖരമാണെന്നുള്ള നിലപാടും രണ്ടും സാധൂകരിക്കത്തക്കതാണ്. ഇവിടെ ഭിന്ന അധികാരികൾ, ഭിന്ന അധികാരികൾ എന്ന് പറയുമ്പോൾ ഭിന്ന ജീവന്മാർക്ക് ഭിന്ന മനസ്സുകൾ. ഇത് അനായാസവുമായിരിക്കുന്നു, ഇത് ക്ലിഷ്ടവുമായിരിക്കുന്നു. അപ്പം അങ്ങനെ ഉള്ള ക്ലിഷ്ടത അനുഭവപ്പെടുന്ന മനസ്സുകൾക്ക് വേണ്ടിയിട്ടാണ് ഹഠയോഗം പോലെയുള്ള ബാഹ്യമായ ശക്തമായ പ്രയത്നം ആവശ്യമുള്ള മാർഗങ്ങൾ എല്ലാം നിർദ്ദേശിച്ചിരിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞല്ലോ പ്രാണസ്പന്ദ നിരോധം കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുക തുടങ്ങിയ മാർഗങ്ങൾ അത്തരക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മറിച്ച് മനസ്സിന് കുറച്ച് പാകത വന്നിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് സഹജമായിട്ടുള്ള മാർഗങ്ങൾ പറയുന്നത്. അധികാരഭേദമനുസരിച്ച് ഭഗവാനും അഭിപ്രായത്തോട് യോജിക്കുന്നു. ഇതിമേ മതി, ഞാനും കരുതുന്നത് അങ്ങനെ തന്നെയാണ്, നിന്റെ അഭിപ്രായം തന്നെയാണ് മനസ്സ്. അതുകൊണ്ടാണ് യോഗശാസ്ത്രം പറയുന്നത് എന്താണോ മൂഢമായ മനസ്സ്, യോഗം അസാധ്യമാണ്. ക്ഷിപ്തമായ മനസ്സ്, യോഗം ബുദ്ധിമുട്ടാണ്. അത് നിരുദ്ധമായിരിക്കണം, ഏകാഗ്രമായിരിക്കണം. വിക്ഷിപ്തമാണെങ്കിൽ ഒരു പരിധിവരെ വ്യാസഭഗവാൻ അംഗീകരിക്കുന്നുണ്ട്. അതിനൂടെ ഭഗവാൻ പറയുന്നത് യസ്തു പുനർ വശ്യാത്മാഭ്യാസ വൈരാഗ്യാഭ്യാം പറഞ്ഞല്ലോ വശീകാരം എന്ന് പറയുന്നത്. അതിനൂടെ വേറൊരു ഭാഷ പറയുന്നു വശ്യാത്മാ, അന്ധക്കരണം അങ്ങനെ ഒരു നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ, സ്വാധീനതായി കഴിഞ്ഞാൽ അവന് അതായത് അന്ധക്കരണത്തെ വിഷയോത്മമുഖമാക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ആ ബാഹ്യമായ വിഷയങ്ങളായാലും ശരി അല്ലെങ്കിൽ പ്രബുദ്ധമായ സംസ്കാരങ്ങളായാലും ശരി, അതിന് പറയും ജ്ഞാതസത്ത എന്ന് പറയും. അതായത് അതിൻ്റെ സാന്നിധ്യത്തെ നമ്മൾ തിരിച്ചറിയുന്നു. നമുക്ക് മറ്റൊരാളോട് ചോദിക്കേണ്ടി വരുന്നില്ല എന്തുകൊണ്ട് എൻ്റെ മനസ്സങ്ങനെ പോകുന്നു, സ്വയം തിരിച്ചറിയാൻ കഴിയുന്നു. മറ്റൊന്നുണ്ടെന്താണ് അജ്ഞാതസത്ത, അതിനെക്കുറിച്ച് നമ്മൾ പറയും എന്തെന്നറിയില്ല മനസ്സ്, അകാരണമായി മനസ്സ് ക്ഷുബ്ധമാകുന്നു അല്ലെങ്കിൽ വിഷയോന്മുഖമാകുന്നു, മനസ്സിൽ ദുർവിചാരങ്ങൾ വരുന്നു, കാരണം പറയാൻ പറ്റുന്നില്ല. അപ്പൊ അജ്ഞാതസത്തയുള്ള ഒരു ശത്രു അതുമുണ്ട്. അത് അന്ധകരണത്തിൽ തന്നെ ഉള്ളതാണ്, ബാഹ്യമല്ല. ജ്ഞാതസത്തയുടെ ശത്രുക്കൾ ഉള്ളിലും പുറമേയും വരും. സംസ്കാരം പ്രബുദ്ധമായി വരുമ്പോൾ, ഉണർന്നു വരുമ്പോൾ അത് നമ്മൾ തിരിച്ചറിയുന്നു. മനസ്സിൽ ഇന്ന വികാരം, ഇന്ന വിചാരം വന്ന് അതിനെ തുടർന്ന് ഇന്ന ചിന്തയുണ്ടായി എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അതിനാണ് ജ്ഞാതസത്ത എന്ന് പറയുന്നത്. അതിൻ്റെ സാന്നിധ്യത്തെ നമ്മൾ അറിയുന്നു. അറിഞ്ഞാലും അതിനെ അതിജീവിക്കാൻ കഴിയുന്നില്ല, അതിൻ്റെ പുറകെ പോകുന്നു. ബാഹ്യമായ വിഷയങ്ങളിലേക്ക് പോവാം, അല്ലെങ്കിൽ മനസ്സ് കൽപ്പിക്കുന്ന വിഷയങ്ങളിൽ പോയി വിഷയ അനുഭവത്തിലെത്തിച്ചേരാം മനസ്സ്. അതിൻ്റെ ഫലമായ സുഖദുഃഖങ്ങൾ അനുഭവിക്കാം. ആ ഒരു തലം നമുക്ക് ഒരു പരിധിവരെ എളുപ്പമാണ്. ശത്രുവിനെ തിരിച്ചറിയുന്നു. ഉദാഹരണമായി ഒരു വിഷയം പ്രലോഭിപ്പിക്കുന്ന വിഷയമാണ്, മനസ്സങ്ങോട്ട് പോകുന്നു. പക്ഷെ അത് ശരിയായ വഴിയെല്ലാം തിരിച്ചറിഞ്ഞാൽ അതിൽ നിന്ന് മാറി നിൽക്കാം. ശരീരം കൊണ്ടും കരണങ്ങളെ കൊണ്ടും വിഷയത്തിൽ നിന്ന് മാറി നിൽക്കാം. അതിനാണ് നിരാശി, അപരിഗ്രഹൻ, ഏകാഗി എന്നെല്ലാം പറയുന്നു. അങ്ങനെ ഏത് ചിത്താത്മാവാകുക, അത് കഴിയും. ശത്രു ജ്ഞാതമാണ്, പക്ഷെ അജ്ഞാതമാണെങ്കിലോ അകാരണമായി മനസ്സിനെ കൊണ്ടുപോകുന്നു, ആരാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയുന്നില്ല. അങ്ങനെ ഒരവസ്ഥയിൽ വരുമ്പോൾ ഇവിടെ പറയുന്ന എന്താണ്? അഭ്യാസ വൈരാഗ്യഭ്യം വശ്യത്വം ആപാദിത മന. ഇവിടെ പറയുന്നു ഭഗവാൻ വശ്യമന. അങ്ങനെ മനസ്സ് അജ്ഞാതമായ കാരണങ്ങളാൽ വിഷയോന്മുഖമാവുകയും കാമാദി വികാരങ്ങൾക്ക് അടിമപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ തീവ്രമായ അഭ്യാസം ആവശ്യമാണ്, വൈരാഗ്യം ആവശ്യമാണ്. വിവേകം കൊണ്ട് വൈരാഗ്യത്തെ ദൃഢപ്പെടുത്തുകയും അഭ്യാസം കൊണ്ട് മനസ്സിനെ കൂടുതൽ തീക്ഷ്ണമാക്കി പറയുന്നു അഭ്യാസ വൈരാഗ്യാഭ്യാം. അങ്ങനെ ഈ അജ്ഞാത ശത്രുവിൽ നിന്നും മോചനം നേടണം. അന്ധക്കരണത്തിൽ ഒളിഞ്ഞിരിക്കുന്ന പൂർവ്വ സംസ്കാരങ്ങൾ, അതാണ് അജ്ഞാത ശത്രു. വശ്യത്വം ആപാദിത, അതാണ് വശീകാരം എന്ന് പറയുന്നത്. അപ്പോൾ മാത്രമേ മനസ്സ് ശാന്തമായ ഒരു നിലയെ പ്രാപിക്കത്തുള്ളൂ. ആത്മാ മനോ യസ്യ സ്വയം വശ്യ ആത്മാ തേന. അപ്പോൾ ചിലർ ചോദിക്കുന്നു ഇത്തരം കാര്യങ്ങൾ കൂടുതൽ യത്നവും കൂടുതൽ ശ്രദ്ധയും ആവശ്യമുള്ള ഇത്തരം കാര്യങ്ങൾ, മാനസികമായ അഭ്യാസങ്ങൾ, ഇതെല്ലാം എങ്ങനെ ഒരു ജന്മത്തിലൊരാൾക്ക് ചെയ്യാൻ പറ്റും? ഇതൊരു ബാലികേറാമല പോലെ തോന്നും. അതിനെ അടുത്ത ചോദ്യ സമാധാനം അടുത്ത് വരുന്നുണ്ട്. സ്വയം വശ്യാത്മാ തേന വശ്യാത്മനാതു യഥത ഭൂയോപി പ്രയത്നം കുറവത എന്ന് വീണ്ടും പറയും. ഒരാൾ തന്റെ പ്രശ്നങ്ങളെ തിരിച്ചറിയുന്നു, പിന്നെ അടുത്തെന്താണ് ചെയ്യുന്നതെന്നനുസരിച്ചിരിക്കും. തിരിച്ചറിഞ്ഞിട്ട് അതിൽ ഉദാസീനനാകുക അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്തിരിയുക, അതൊന്നുമല്ല. ഭൂയോപി പ്രയത്നം കുറവത, വീണ്ടും പ്രയത്നം തുടരുക. വീഴ്ചകൾ സംഭവിച്ചാലും, വീഴ്ചകൾ സംഭവിച്ചാലും എന്ന് പറയുന്നത് ഈ പ്രയത്നത്തിന്റെ ഒരു ഭാഗമാണ് വീഴ്ചയും. പ്രയത്നിക്കുന്നവർക്കെല്ലാം വീഴ്ച സംഭവിക്കും, വീഴ്ച സംഭവിച്ചിട്ടുമുണ്ട്. വീഴ്ച സംഭവിക്കാതെ ഇതുവരെ ആരും പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ട് വീഴ്ചകൾ എന്ന് പറയുന്ന ഒരിക്കലും അത് ഒരു ന്യൂനതയായിട്ടെടുത്ത് ആ വീഴ്ചകളെപ്പോഴും മനസ്സിൽ ഓർമ്മയായി സൂക്ഷിച്ച് ആ വീഴ്ചകളെക്കുറിച്ച് പരിതപിച്ച് ഒരു സാധകന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം എന്തുകൊണ്ട്? വീഴ്ചകളെന്ന് പറയുന്നത് അത് നമുക്ക് അതിജീവനത്തിൻ്റെ ഓരോ പാഠങ്ങളായിട്ട് തന്നെ സ്വീകരിക്കും. അല്ലാത് ഒരിക്കലും ഒരു ദുഃഖസ്മരണയും മനസ്സിൽ നിലനിർത്തരുത്, ഒരു സാധകരിക്കും. അത് സ്വാഭാവികമാണ്. ആ വീഴ്ചയെന്ന് പറയുന്നത് ഏത് ഉയർന്ന നിലയിൽ നിന്നും പതിക്കാം, അതാണ് ഇതിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. സാധനം നമ്മൾ കരുതും കുറച്ച് പുരോഗമിച്ചു കഴിഞ്ഞാൽ പിന്നെ വീഴ്ച കുറഞ്ഞിരിക്കുന്നു, ഒരിക്കലും അല്ല. കൂടുതൽ ഉയരത്തിൽ നിന്ന് വീഴുമ്പോഴാണ് നല്ല മുറിവുകൾ പറ്റുന്നത്. താഴെ നിന്ന് വീണ് കഴിഞ്ഞാൽ മുറിവ് സാരമാക്കേണ്ടി വരത്തില്ല. അപ്പോൾ ഉയർന്ന മുകളിലേക്ക് പോകും തോറും വീഴ്ച വളരെ ശക്തമായി. സ്വാമിമാരൊക്കെ വീണ് കഴിഞ്ഞാൽ നല്ല വീഴ്ചയായിരിക്കും. അതുകൊണ്ട് അതിനെ ഒരിക്കലും ഒരു ദുഃഖസ്മരണയായിട്ട് അല്ലെങ്കിൽ കുറ്റബോധമായിട്ട് മനസ്സിൽ ഒരിക്കലും നിർത്തരുത്. മറിച്ച് അതിൽ നിന്ന് നമ്മൾ ഊർജം സംഭരിക്കണം. എന്നിട്ട് ഇവിടെ പറയുന്ന എന്താണ്? ഭൂയോപി പ്രയത്നം കുറവ്, എന്നാൽ വീണ്ടും പ്രവർത്തിക്കാൻ പറ്റും. ആ ഭൂയോപി പ്രയത്നം എന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. വീണ്ടും പരിശ്രമിക്കുക. സഖ്യോ അവാപ്തി യോഗ, അങ്ങനെ ഒരൊറ്റ മാർഗത്തിലൂടെ മാത്രമേ ഈ യോഗത്തെ പ്രാപിക്കാൻ സാധ്യമാകൂ. രണ്ട് കാര്യങ്ങൾ ഈ യോഗമാർഗത്തിൽ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. ഒന്ന്, മനസ്സിലൊരിക്കലും നിരാശ തോന്നാതിരിക്കുക. ഇത് അപ്രാപ്യമാണ്, അസാധ്യമാണെന്നുള്ള ഒരു ഭാവന മനസ്സിലൊരിക്കലും വരാതിരിക്കുക. മനസ്സിൻ്റെ യോഗം. രണ്ടാമത്, മനസ്സിലൊരിക്കലും കുറ്റബോധത്തെ സൂക്ഷിക്കാതിരിക്കുക. ഗിൽറ്റി കോൺഷ്യസ്, അത് ഒരുത്തരം നശിപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ ചിലർ പെട്ടെന്ന് ചോദിക്കും, ഏതിനും വിരുദ്ധ ബുദ്ധിയാണ് നമ്മൾ ആദ്യം വരുന്നത്. അപ്പോൾ കുറ്റബോധമില്ലാതെ കുറ്റം ചെയ്യാനാണോ ഉപദേശിക്കുന്നത്? അതല്ല. ഇവിടെ എന്താണ് അഭ്യാസ വൈരാഗ്യങ്ങൾക്ക് വേണ്ടി പറയുന്നതാണ്. അഭ്യാസ വൈരാഗ്യങ്ങൾക്ക് ഒരാൾക്ക് വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് പരിതപിക്കരുത് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്നുണ്ടോ ഭൂതകാലം ഒരുവൻ വേട്ടയാടുന്നു എന്ന് പറയുന്നുണ്ടോ. അങ്ങനെ ഒരവസ്ഥ ഒരു സാധകന് വരാൻ വേണ്ടി പാടില്ല. സ്വാഭാവികമായും അങ്ങനെയാണ്. ഇത് ഒന്നുകിൽ ഉയരങ്ങളിലേക്ക് കയറിപ്പോകുന്ന പോലെ അല്ലെങ്കിൽ അഗാധതയിലേക്ക് സഞ്ചരിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിൽ കയറുന്ന പോലെ. ഹിമാലയത്തിൽ കയറുന്നവന് പോറലുകളെല്ലാം ഏക്കും. അല്ലെങ്കിൽ സമുദ്രത്തിലേക്ക് ഊളിയിടുന്നത് പോലെ അവന് ശ്വാസം മുട്ടും. ഈ രണ്ട് മാർഗത്തിലും വിഘ്നങ്ങൾ വീഴ്ചകൾ ധാരാളം പതിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നേരിടാനും അതിനെ അതിജീവിക്കാനും ഒരു സാധകൻ സദാസന്നദ്ധനായിരിക്കുന്നു. അതിനുള്ള ഒരു തയ്യാറെടുപ്പിൻ്റെ ഭാഗമാണ് എന്താണോ ഈ പൂർവ്വകാലങ്ങളെ വിസ്മരിക്കുക, അതിനെ അഗണ്യമായി തള്ളുക. ഒരിക്കലും അത് മനോമണ്ഡലത്തിലേക്ക് തന്നെ വരാൻ അനുവദിക്കാതിരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ സ്വാഭാവികമായി സ്വീകരിക്കുക. അത് ഈ മാർഗത്തിൽ സ്വാഭാവികമായി സംഭവിക്കാമെന്നുള്ള കാര്യങ്ങളാണ്. അതിൽ കൂടുതലായിട്ടൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അതിനോട് നിസ്സംഗത പുലർത്തുക. എന്നിട്ട് എപ്പോഴും ഒരു സാധകൻ മുന്നോട്ട് നോക്കി മാത്രം സഞ്ചരിക്കുക. അതാണ് പുരോഗമിക്കുന്ന ഒരാൾ പിന്നെ ചെയ്യേണ്ടത്. പിന്നോട്ട് നോക്കിയാൽ മുന്നോട്ട് നടക്കാൻ പറ്റത്തില്ല, തട്ടി വീഴും. അറിയാമല്ലോ, പിന്നോട്ട് നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് നടക്കാൻ ഒക്കത്തില്ല, തടഞ്ഞു വീഴും. അതുകൊണ്ട് രണ്ടു തരത്തിലായാലും ശരി, ഉയരങ്ങളിലേക്ക് കയറുന്ന രീതിയിലായാലും ശരി, അഗാധതയിലേക്ക് പോകുന്ന രീതിയിലായാലും ശരി, അങ്ങനെ രണ്ടു വഴിയുണ്ട്. അതായത് ഉയരങ്ങളിലേക്ക് കയറുന്ന രീതി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പർവ്വത ആരോഹണം ചെയ്യുന്നു, കൈലാസത്തിലേക്ക് കയറും. അത് ഒരാൾ ഒരു വെല്ലുവിളിയെ സ്വീകരിക്കുകയാണ്. മലകയറ്റം ക്ലിഷ്ടമാണ്, ഒരുപാട് വൈദ്യരണികളുണ്ട്, ശരീരത്തിന് ശാരീരികമായ കഷ്ടപ്പാടുകൾ ഒരുപാട്. പക്ഷേ ഏത് മലയുടെയും മുകൾ ഭാഗം എന്ന് പറയുന്ന ഒരു സമതലമാണ്. ആ സമതലത്തെ പ്രതീക്ഷിച്ചാണ് അയാൾ കയറുന്നത്. അപ്പോൾ ആ പ്രതീക്ഷ ഉയരങ്ങളിലേക്ക് വെള്ളങ്ങളിലേക്ക് ചെല്ലുന്നവരും മനസ്സിന് സമാധാനം കൊടുക്കും, സന്തോഷം കൊടുക്കും. മാർഗത്തിൽ എന്തെല്ലാം വൈതരണികൾ ഉണ്ടായിരുന്നാലും അതാണ് ആധ്യാത്മിക സാധനകളുടെ എല്ലാം ഒരു ഭാഗം. മറുഭാഗം എന്ന് പറയുന്നത് നമ്മൾ ആഴങ്ങളിലേക്ക് മുങ്ങും പോലെയാണ്. ആഴങ്ങളിലേക്ക് മുങ്ങുമ്പോൾ അത് വശമുള്ളവനാണെങ്കിൽ മുങ്ങൽ അത് വളരെ സുഖമുള്ള ഒരു ഏർപ്പാടാണ്. അതാണ് സഹജഭാവം എന്ന് പറയുന്നത്. ഓരോ അധികാരി ഭേദമനുസരിച്ച് ഓരോരുത്തർക്കും ഓരോന്നും അനുകൂലമായി തോന്നാം. നേരത്തെ പറഞ്ഞല്ലോ ഘട്ടമാർഗം ക്രമമാർഗം രണ്ടുണ്ട്, അതെല്ലായിടത്തും ഏത് രീതിയിലായാലും ശരി. ഇവിടെ പറയുന്നത് എന്താണ്, ഭൂയോപി പ്രയത്നം കുറവത, പ്രയത്നം തുടർന്നുകൊണ്ടേയിരിക്കുക. ഭഗവാൻ പറയുന്നു ശക്യു അവാപ്തി യോഗ, യോഗം നിനക്ക് പ്രാപിക്കാൻ കഴിയും. ഉപായത യഥോക്തുപായ, ഉപായത്തെ കൊണ്ട് മുമ്പ് പറഞ്ഞതായ ഉപായങ്ങളെല്ലാം ഒരാൾ സ്വീകരിച്ചുകൊണ്ട് എല്ലാ ഉപായങ്ങളും, ഉപായം ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല, ഇതുവരെ ചർച്ച ചെയ്ത് മുഴുവൻ ഉപായങ്ങളെ കുറിച്ചാണ്. സമങ്കായ ശിരോഗ്രീവം എന്ന് തുടങ്ങി ഇങ്ങോട്ട് പറഞ്ഞിട്ടുള്ള എല്ലാ വിഷയങ്ങളും മുഖ്യമായും ഈ യോഗത്തിന്റെ ഉപായങ്ങളാണ്. അന്തരംഗമായ സാധനങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്, അതിന്റെ ബഹിരംഗമായ സാധനമായിട്ടാണ് കർമ്മയോഗത്തെ കുറിച്ച് ചർച്ച ചെയ്തത്. അപ്പൊ ഇതിനെല്ലാ തെനീസ് ഒരാൾ സമന്വയിപ്പിച്ച് ഒരാൾ പോയി കഴിഞ്ഞാൽ അയാൾക്ക് ഈ യോഗമാർഗത്തിൽ പുരോഗമിക്കാൻ കഴിയും. അയാളുടെ അധികാരിത്വം അനുസരിച്ച് അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട് മുക്തലക്ഷണം കർമ്മം മാത്രം മനോനിഗ്രഹ ഉപായ. മനോനിഗ്രഹത്തിനുള്ള ഉപായം നേരത്തെ പറഞ്ഞ ആ കർമ്മം തന്നെയാണ് മുഖ്യമായിട്ട്. അത് രാമാനുജാചാര്യരുടെ അഭിപ്രായമാണ്, ശങ്കരാചാര്യരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അഭ്യാസ വൈരാഗ്യങ്ങൾ പോലും തസ്യവ അംഗതയാവുകയെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ആ കർമ്മയോഗത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അഭ്യാസ വൈരാഗ്യങ്ങളെ നിർദ്ദേശിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇത് കർമ്മയോഗത്തെ പൂർണ്ണമായും വിട്ടിട്ടുള്ള ഒരു മാർഗത്തെയല്ല ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്ന എന്നാണ് രാമാനുജാചാര്യന്റെ അനുയായികൾ പറയുന്നു. അതുകൊണ്ട് അത് വളരെ പ്രധാന, അതുകൊണ്ട് ഉപായം എന്ന് പറയുന്നതുകൊണ്ട് ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും യോഗ മാർഗത്തിൽ ഉപായങ്ങളാണ് എന്ന് സ്വീകരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അസംയതാത്മന, സംയതാത്മാവല്ലാത്തവൻ യോഗ യോഗം ദുഷ്പ്രാപം, പ്രാപിക്കാൻ പ്രയാസമുള്ളതെന്നാണ് മേ മതി എന്റെ നിശ്ചിതമായ അഭിപ്രായം. തു എന്നാൽ വശ്യാത്മന, വശ്യാത്മാവായത് ഇവിടെ രണ്ടിടത്തും ആത്മാ എന്ന് പറയുന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന അന്ധകരണത്തെയാണ്. പശ്യാത്മാവായവന് യഥത പരിശ്രമശാലയ്ക്ക് ഉപായത, അയാളുടെ ഉപായങ്ങളാൽ അയാളുടെ സാധനാമാർഗങ്ങളാൽ അവാപ്തും ശക്യ, യോഗത്തെ നേടാൻ കഴിയും എന്നാണ് എൻ്റെ അഭിപ്രായം. അസംയതാത്മന യോഗോ ദുഷ്പ്രാപയിതി മേ മതി. ഇവിടെ അർജുന വാച്ച്, ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന അർജുനൻ എന്ന് പറയുന്നത് വളരെ പുരോഗമിച്ച അർജുനനാണ്. അടുത്ത്, അതായത് ഈ പറഞ്ഞ ഉപദേശങ്ങളെല്ലാം കുറെയൊക്കെ ഗ്രഹിച്ചു കഴിഞ്ഞു, കാര്യങ്ങളെല്ലാം മനസ്സിലായി, അപ്പോൾ അതിൻ്റെ ഉയർന്ന തലങ്ങളിൽ നിന്നുകൊണ്ടൊരു ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ അർജുനനെ പരിചയപ്പെടുന്നത് ഇത്ര ഉയർന്ന നിലയിലായിരിക്കത്തില്ല. തൊട്ടു മുമ്പ് അങ്ങനെയാണ് പറഞ്ഞത്, ചഞ്ചലം ഭീമന കൃഷ്ണ എന്ന് പറയുമ്പോൾ എന്താണോ അവിടെ മനസ്സെല്ലാം വളരെ പതറിയൊരു അർജുനനാണ്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ചോദ്യം ചോദിക്കുന്നത് വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്ന, കാര്യങ്ങളെല്ലാം കുറെ ഗ്രഹിച്ച് മുന്നേറിയ ഒരു സാധകന്റെ നിലയിൽ നിന്നാണ് അടുത്ത ചോദ്യം വരുന്നത്. അർജുന ഉപാച്ച, അയതി ശ്രദ്ധയോപേതോ യോഗാചരിതമാനസ അപ്രാപ്യ യോഗസംസിദ്ധിം താം ഗതിം കൃഷ്ണ ഗച്ഛതി. ഇപ്പോഴാണ് ഇവിടെ അർജുനൻ ശരിയായിട്ടൊരു ചോദ്യം ഭഗവാന്റെ അടുത്ത് ചോദിക്കുന്നത്. എന്താണ് തത്ര യോഗാഭ്യാസാംഗീകാരേണ പരലോക ഇഹലോക പ്രാപ്തി നിമിത്താനി കർമാണി സന്യസ്ഥാനി യോഗസിദ്ധി ഫലം ച മോക്ഷസാധന സമ്യക് ദർശനം ന പ്രാപ്തം ഇതി യോഗി യോഗമാർഗാത് മരണകാലേ ചലിതചിത്ത ഇതി തസ്യ നാശം ആശങ്കി അർജുനോ വാച്ച. അർജുനന്റെ ചോദ്യത്തിന് ഭാഷ്യകാരൻ കൊടുക്കുന്ന വിശദീകരണം ഇതാണ്. യോഗാഭ്യാസ അംഗീകരണേന ഒരു സാധകൻ യോഗാഭ്യാസത്തെ ശീലിച്ചു. യോഗഭ്രഷ്ടനെ കുറിച്ച് പറയണം. യോഗഭ്രഷ്ടൻ എന്ന് പറഞ്ഞാൽ സാധാരണ ധരിക്കുന്നത് പോലെ യോഗമാർഗത്തിൽ സഞ്ചരിച്ചിട്ട് വഴിപിഴച്ചു പോയ സാധാരണ ഭ്രഷ്ട് വർപ്പിക്കുക, ഭ്രഷ്ട് വരിക എന്ന് വെച്ചാൽ വഴിപിഴച്ചു പോകുക എന്നുള്ള അർത്ഥമല്ല. ഇവിടെ ഒരിക്കലും അങ്ങനെയുള്ള ഒരർത്ഥമല്ല. വഴിപിഴച്ചവനെ കുറിച്ചല്ല ചോദിക്കുന്നത്, കാരണം വഴിപിഴച്ചവന്റെ സ്ഥാനം നരകമാണെന്ന് നേരത്തെ പറഞ്ഞു വച്ചിട്ടുണ്ട്. അവന് പിന്നെ തൽക്കാലം പ്രതീക്ഷയ്ക്ക് യാതൊരു ഭാഗവുമില്ല, ചോദ്യത്തിനൊന്നും അവകാശമില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പറയുന്നത് എന്താണ്? യോഗാഭ്യാസ അംഗീകരണേന. അവൻ വഴിതെറ്റിപ്പോയിട്ടൊന്നുമില്ല, യോഗാഭ്യാസം അവൻ അംഗീകരിച്ചു കഴിഞ്ഞു. പരലോക ഇഹലോക പ്രാപ്തി നിമിത്താനി കർമ്മണി സന്യസ്ഥാനി, അവൻ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചു. കാമ്യമായ കർമ്മങ്ങളേതാണ്? പരലോക ഇഹലോക പ്രാപ്തി നിമിത്താനി, അതെല്ലാം അവൻ ഉപേക്ഷിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ സന്യാസി. യോഗസിദ്ധി ഫലം ച മോക്ഷസാധനം സമ്യക് ദർശനം എന്ന പ്രാപ്തം. അതിനും പറയും അടുത്ത് ഉഭയഭ്രഷ്ടൻ. മോക്ഷസാധനമായിരിക്കുന്ന സമ്യക് ദർശനം അത് എന്ന പ്രാപ്തം, അത് നേടാൻ കഴിഞ്ഞില്ല. സന്യസിച്ചു, പിന്നെ ആശ്രമ കാര്യങ്ങളിലൊക്കെ ആയിപ്പോയി, മോക്ഷം നേടാൻ സമയം കിട്ടിയില്ല. മറ്റു കാര്യങ്ങളിലൊക്കെ ആയിപ്പോയി, മുഴുവൻ സമയവും ആശുപത്രിയിലും സ്കൂളിലും ഒക്കെ ആയിട്ട് ചെലവഴിച്ചു. അതാണ് പറയുന്നത്. എന്താണ് കർമാണി സന്യസ്ഥാനി, കർമ്മങ്ങളെല്ലാം സന്യസിച്ചു, പക്ഷേ യോഗം ശീലിക്കുകയും ചെയ്തു. യോഗം ശീലിക്കാതിരുന്നില്ല. യോഗസിദ്ധി ഫലം ച മോക്ഷസാധനം സമ്യക് ദർശനം ഇന്ന പ്രാപ്തം, അതുമാത്രം നേടിയില്ല. ഒരിക്കലും വഴിപിഴച്ചവനല്ല. യോഗഭ്രഷ്ടൻ എന്ന് പറയുന്നതുകൊണ്ട് വഴിപിഴച്ചവനല്ല ഉദ്ദേശിക്കുന്നു. മറ്റു പല കാര്യങ്ങളും ഉണ്ടായിരുന്നതുകൊണ്ട് പ്രധാന കാര്യത്തിലേക്ക് ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല. ഇത് യോഗി, ശരിക്കും യോഗി തന്നെയാണ്. അപ്പോൾ പലരും ചോദിക്കും ഇത് നമ്മുടെയൊക്കെ അവസ്ഥയാണോ പറയുന്നതാണ്. യോഗി അങ്ങനെ ആകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യോഗി പറയുന്നവൻ ശരിയായ യോഗി തന്നെയാണ്. പിന്നെ ഇവിടെ എന്താ സംഭവിച്ചു പോയത്? പറഞ്ഞല്ലോ, അവന് ശരിയായ രീതിയിലുള്ള ജിജ്ഞാസ, ശ്രദ്ധ, അടുത്ത് പറയും ശ്രദ്ധയോപേത, ഇതെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ ആധ്യാത്മിക മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. ഇറങ്ങിത്തിരിക്കുക മാത്രമല്ല, സന്യസിക്കുന്നതിനുള്ള ധൈര്യവും കാണിച്ചു. അതിന് വലിയ ധൈര്യമുള്ളവനെ അത് പറ്റത്തുള്ളൂ. എന്നെ ഉപേക്ഷിക്കുന്നതിനുള്ള തന്റെ ഇടം അതും കാണിച്ചു. പക്ഷേ മുമ്പ് പറഞ്ഞതുപോലെ എന്താണോ അവന്റെ മനസ്സ് വശീകാരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയില്ല. ഏകേന്ദ്രിയം അതുവരെ എത്തി. യതമാനം വ്യതിരേകമെല്ലാം കടന്നു. പൂർവവാസനകൾ സദ്വാസനകൾ തന്നെയായിരുന്നു. സദ്വാസന എന്ന് പറയുമ്പോൾ സത്കർമ്മം ചെയ്യുന്നതിനുള്ള വാസന, അത്തരം സദ്വാസനകൾ തന്നെ അവനുണ്ടായിരുന്നു. പക്ഷേ എന്നാലും സദ്വാസനകൾ ചിലപ്പോൾ ഒരു സാധകന് അന്തർമുഖമാകുന്നതിന് പകരം ബഹിർമുഖമാക്കാം. അലോക വ്യവഹാരങ്ങളിലേക്ക് അവൻ്റെ മതിയൊന്നും മറിഞ്ഞു പോകാം. അങ്ങനെ മറിഞ്ഞു പോകുന്ന ഒരവസ്ഥ ആശ്രമത്തിനും മറ്റൊക്കെ മനസ്സ് പെട്ടുപോകുന്ന ഒരവസ്ഥ, അങ്ങനെ ഒരവസ്ഥ അതൊന്നും അവൻ്റെ മനസ്സിനവന് ഉടർത്തിയെടുക്കാൻ കഴിയാതിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ എന്തിനാ ആശ്രമം എന്ന് പറയുന്നത്? കാരണം സന്യാസി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പറഞ്ഞല്ലോ. സന്യാസി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആശ്രമത്തെ കുറിച്ച് ചിന്തിക്കും. അത്തരം വ്യവഹാരങ്ങളിലെല്ലാം മനസ്സ് മുഴുകിപ്പോയി. യോഗമാർഗാത് മരണകാലെ ചലത ചിത്ത, താനിങ്ങനെ മറിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ള കാര്യം അറിയാതെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം ഇതൊക്കെ അവസാനിച്ച് പോകുന്ന സമയത്ത് മനസ്സിന് കുറച്ച് ബലം കുറയുന്ന സമയമാണ്. ശരീരത്തിന്റെ ക്ഷീണം കൊണ്ടും മരണസമയത്ത് ചില വായുക്കളിൽ ചില പ്രാണന്മാരെല്ലാം കടന്നുപിടിക്കും. ജീവനെ ഈ ശരീരത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു മൽപ്പിടുത്തം നടത്തും. അതിനോട് പറയുന്നത് മരണകാലേ ചരിത ചിത്ത. ആ മൽപ്പിടുത്തത്തിൽ അവൻ അതുവരെ സമ്പാദിച്ചിരുന്ന ഇതെല്ലാം തൽക്കാലത്തേക്കൊന്ന് വിട്ടുപോകും. നമ്മൾ പറയില്ലേ മരണവെപ്രാളമൊന്നും അതിൽ അതിൽ തൽക്കാലം വിട്ടുപോകും. ആർജിച്ചതെല്ലാം ഒരു സമ്പത്തായി തുടർന്ന് കൂടെ വരുമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. എന്നാലും തൽക്കാലത്തേക്ക് ഇവിടെ ഭാഷകാലം പറയുന്നത് എന്താണ്? മരണകാലെ ചരിത ചിത്ത. യോഗവും ത്യാഗമൊന്നും സന്യാസത്തിന്റെ ത്യാഗവും അഭ്യാസത്തിന്റെ യോഗമൊന്നും ആയിരിക്കില്ല മനസ്സിൽ നിൽക്കുന്നത്. ആസന്ന മരണനായിരിക്കുന്ന ഒരുവനും ശരിക്കും അവനും സാധാരണ ലൗകികനെ പോലെ തന്നെ മരിച്ചു പോകും. അവന്റെ ചിത്തസ്ഥൈര്യം നഷ്ടപ്പെട്ടു പോകുന്നു. എന്തുകൊണ്ട്? അവൻ ജന്മജന്മാന്തരങ്ങളിലൂടെ അഭ്യാസ വൈരാഗ്യങ്ങളെ കൊണ്ട് സമ്പാദിച്ചത് തുടർന്ന് നിലനിർത്തിയില്ല. ഈ ജന്മത്തിൽ സദ്വാസനയോടുകൂടി ശുഭവാസനയോടുകൂടിയാണ് ജനിച്ചതെങ്കിലും ഈ മാർഗത്തിലേക്ക് വന്നതെങ്കിലും ഇടയ്ക്ക് വിസ്മരിച്ചുപോയി, വീണ്ടും മായാമോഹിതനായിപ്പോയി. എന്നാലവൻ വ്യതിചരിച്ചില്ല, ദുർമാർഗത്തിലേക്കൊന്നും പോയില്ല, യോഗമാർഗത്തിൽ തന്നെ സഞ്ചരിച്ചു. പക്ഷേ അവന്റെ ഇവിടെ പറയുന്നുണ്ടല്ലോ യോഗസിദ്ധി, അതിന്റെ പൂർത്തിക്ക് വേണ്ടി അവൻ പരിശ്രമിച്ചില്ല. ആദ്യന്തം അവനിൽ ആ ശ്രദ്ധയുണ്ടായിരുന്നു, കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു. പക്ഷേ കാര്യാന്തര വ്യാപൃതനായിപ്പോയി. അങ്ങനെ വരുമ്പോ തസ്യ നാശം ആശങ്കിക്കുക, അവൻ ഇനി എന്ത് സംഭവിക്കും? അവൻ നേടിയതെല്ലാം അവസാനമാ മരണസമയത്ത് അവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ നഷ്ടം താത്കാലികമാണോ അതെ എന്നേക്കുമാണോ? അതാണ് അർജുനന്റെ ചോദ്യത്തിന്റെ താല്പര്യം. തസ്യ നാശം ആശങ്കിക്കുക, അവന്റെ നാശത്തെക്കുറിച്ച് അർജുനൻ സംശയിക്കുന്നതാണ് ഞാൻ പറയുന്നത്. അർജുനൻ ഇവിടെ വളരെ ഉയർന്ന് ചിന്തിക്കുന്നു. ഇതുവരെ ചിന്തിച്ചതിൽ നിന്നുമെല്ലാം ഇത് ഉയർന്ന് ചിന്തിക്കുന്ന ഒരു അർജുനനാണ്. ഇതുവരെ ഉണ്ടായിരുന്ന അർജുനനല്ല. അർജുനൻ ചോദിക്കുകയാണ്, ആയതിഹി അപ്രയത്നവാൻ യോഗമാർഗേ ശ്രദ്ധയാ ആസ്തിക്യ ബുദ്ധ്യ ഉപേത. ആയതിഹി അപ്രയത്നവാൻ, പ്രയത്നം തുടർന്നുകൊണ്ടിരിക്കുന്നില്ല. പക്ഷേ യോഗമാർഗത്തിൽ ശ്രദ്ധയെ ആസ്തിക്ക് ബുദ്ധിയോടുകൂടി തന്നെ ഉപേത. അതൊന്നും ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല, ഇതിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല, വഴിതെറ്റിപ്പോയില്ല. അവൻ വളരെ പുരോഗമിച്ച് അവിടെ തന്നെ നിൽക്കുന്നു. യോഗാദന്തകാലേപി ചരിതം മാനസം മനോയസ്യ. ഭഗവാൻ വേറെടുത്ത് പറയുന്നുണ്ടല്ലോ, അന്തകാലേതു മാമേവ സ്മരൻ മുക്വ കളയപുര. അങ്ങനെയാണ് ശരീരം വടിയേണ്ടത്. അന്ധകാരത്തിൽ ഭഗവത്സ്മരണയോടുകൂടി ശരീരം വിടിയണം. അത് എങ്ങനെയുള്ള സ്മരണയായിരിക്കണം? വളരെ വിവേകയുക്തമായ ദൃഢമായ ആ സ്മരണ തന്നെ വേണം. അന്ധകാരത്തിൽ ശരീരത്തെക്കുറിച്ചോ രോഗത്തെക്കുറിച്ചോ പ്രാപഞ്ചികമായ മറ്റൊരു വിഷയങ്ങളെക്കുറിച്ചും മനസ്സിൽ ഭാവനയില്ലാതെ ആ ഭാവനയിൽ തന്നെ ശരീരം വിടണം. പ്രാണന്മാരൊന്നും മൽപ്പിടുത്തം നടത്താൻ പാടില്ല. സ്ഥിരചിത്തനായി തന്നെ ശരീരത്തെ ഉപേക്ഷിക്കും. പക്ഷെ അതവന് കഴിയുന്നില്ല. അന്ധകാലേപി ചലിതം മാനസം മനോയസ്യ. അഭ്യാസത്തിന്റെ കുറവുകൊണ്ട് ആ സമയത്തൊന്നും മനസ്സ് ചലിച്ചുപോയി. അപ്പോൾ അതുവരെ നേടിയതെല്ലാം ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോയി. എന്തുകൊണ്ട്? കുറച്ചു കാലം ഇവൻ പരിശ്രമിക്കാതിരുന്നു, ആശ്രമ കാര്യങ്ങളിൽ പെട്ടുപോയി. അതുകൊണ്ട് സച്ചരിത മാനസഹ ഭ്രഷ്ടസ്മൃതി. അതിന് ഭാഷകാരൻ പറയുന്ന മനസ്സിന്റെ അവസ്ഥയെക്കുറിച്ച് നിജസ്മൃതി, അത് ഭ്രഷ്ടമായി പോയി. നിജസ്മൃതി സദാ നിലനിൽക്കേണ്ടതാണ്. അത് നഷ്ടപ്പെട്ടു പോയി. അതാണല്ലോ നേരത്തെ പറഞ്ഞത് സമ്യക് ദർശനം ന പ്രാപ്തം. അതുകൊണ്ടാണ് സ്മൃതി എന്ന് പറഞ്ഞത്. സമ്യക് ദർശനം സ്മൃതിയുമായിട്ട് വ്യത്യാസമുണ്ട്. സമ്യക് ദർശനം പ്രാപിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് സ്മൃതി. സമ്യക് ദർശനം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അനുഭവമാണ്. അനുഭവം സ്മൃതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അനുഭവത്തിന്റെ തലത്തിലെത്തിയില്ല. അനുഭവത്തിന്റെ തലത്തിലെത്തിയാൽ പിന്നീട് അത് സ്മൃതിയല്ല, പിന്നെ അതിന് നാശം സംഭവിക്കുന്നു. ഇതങ്ങനെയല്ല, അവൻ ഒരുപാട് ആർജിച്ചു. ആർജിച്ചിരിക്കുന്നത് നഷ്ടപ്പെട്ടാലും അവന്റെ സ്മരണ നിലനിൽക്കും. അങ്ങനെ ആ സ്മരണ നിലനിൽക്കുന്നു. പക്ഷെ സമ്യക് ദർശനം അനുഭവമായി, അനുഭവമാകേണ്ടതായിരുന്നു. പക്ഷെ ആശ്രമകാര്യങ്ങളിൽ പെട്ടതുകൊണ്ട് അത് അനുഭവമാകാൻ പറ്റിയില്ല. അപ്പോൾ ഒരു സാധകന്റെ നിലയിൽ ഇത് വളരെ ഉയർന്ന ഒരു സ്ഥലമാണ്. മരണസമയം വരെ ആ സ്മൃതി നിലനിൽക്കുക, അതായത് എല്ലാ സാധനങ്ങളിലൂടെയും ആർജിച്ച, സത്സംഗത്തിലൂടെ എല്ലാം ആർജിച്ച ആ ബോധം, അത് ഒരു സ്മരണ രൂപത്തിൽ, അനുഭവ രൂപത്തിലല്ല, സ്മരണ രൂപത്തിൽ നിലനിൽക്കുക. അതിനെക്കുറിച്ച് ഒന്നു പറയുന്നു. എന്താണോ പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുന്നവന് സ്മരണ രൂപത്തിൽ ഇതെല്ലാം നിലനിൽക്കുന്നു. ആത്മാവിനെ കുറിച്ച് കേട്ട് അറിഞ്ഞു, മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞ്, സ്വയം പറഞ്ഞ്, മനനം ചെയ്ത് ദൃഢപ്പെടുത്തി, അങ്ങനെയെല്ലാം വച്ചിരിക്കുന്നു. പക്ഷെ അതൊരു അനുഭവമായി. അങ്ങനെ ഇരിക്കുന്ന ഒരുവന് അവൻ പരിശ്രമശാലിയാണെങ്കിൽ അവൻ അന്ധകാലത്ത് എന്തെങ്കിലും നിമിത്തങ്ങളുണ്ട്, അത് അനുഭവമായി പരിണമിക്കാവുന്നതാണ്. ഈ അന്ധകാലം അതിൻ്റെ ഒരു സ്ഥാനമാണെന്ന് പറയുന്നു. അങ്ങനെ സംഭവിക്കാമെന്ന് പറയുന്നു. എന്തെങ്കിലും ഒരു നിമിത്തം വരും. അപ്പോൾ അന്ധകാലത്തിൽ അവൻ നിത്യം നിർവ്വാണത്തെ പ്രാപിക്കുന്നു. മരണവും ഒരു നിർവ്വാണമാണ്, പക്ഷെ അത് നിത്യമല്ല. അങ്ങനെ സംഭവിക്കും. മറിച്ചും വരാം. അതുവരെ ആർജിച്ചിരുന്നതൊക്കെ ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെടുകയും ചെയ്യാം. അതാണ് ഭ്രഷ്ടസ്മൃതി എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്മൃതി രൂപത്തിലിരുന്ന അനുഭവമായില്ല, പക്ഷെ അപ്പം നഷ്ടപ്പെട്ടു പോയി. മറ്റങ്ങനെയല്ല, അതുവരെ സ്മൃതി രൂപത്തിലിരുന്നു, അന്ധകാലത്തിൽ അത് അനുഭവമായി മാറുന്നു. പിന്നീട് അവന് ജന്മമില്ല. അങ്ങനെയും സംഭവിക്കുക. രണ്ടും സംഭവിക്കുന്നതിനുള്ള ഒരു സ്ഥലമാണത്, ഈ അവസാന കാലം. കുറഞ്ഞു അവൻ്റെ അവിടെ പ്രാണന്മാർ മൽപ്പിടുത്തം നടത്തുന്നില്ല, മറിച്ച് എന്ത് ചെയ്യുന്നു, അവരെല്ലാം സ്വസ്വദേവതകളിലേക്ക് വിനയം പ്രാപിക്കുന്നു. അവരുടെ പ്രവൃത്തികളെല്ലാം മതിയാക്കി, ജീവനെ സംബന്ധിച്ച് അവർ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവർ മതിയാക്കുന്നു. അതാത് ദേവതകളിലേക്ക് ഇന്ദ്രിയങ്ങളും പ്രാണന്മാരും എല്ലാം വിനയം പ്രാപിക്കുന്നു. പിന്നീട് അവർക്ക് ഈ ജീവന് സഹചാരിയായി സഞ്ചരിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അവൻ മുക്തനായിത്തീരുന്നു. എല്ലാ കർണങ്ങളും കാര്യവും അവനിൽ നിന്നും പിൻവാങ്ങുന്നു. അങ്ങനെയും സംഭവിക്കാം അന്ധകാലത്തിൽ, ഇവിടെ പറഞ്ഞ രീതിയിൽ ഭ്രഷ്ടസ്മൃതിയുമായിത്തീരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തുവരുന്നു, അവൻ നിജ അനുഭവത്തോടുകൂടിയവനായിത്തീരുന്നു, മുക്തനായിത്തീരുന്നു. മറിച്ചാണെങ്കിലോ അപ്രാപ്യ യോഗ സംസിദ്ധിയും യോഗഫലം സമ്യക് ദർശനം. അവസാന സമയത്ത് അവൻ ആ സമ്യക് ദർശനത്തെ പ്രാപിക്കാൻ കഴിഞ്ഞു. സമ്യക് ദർശനത്തിന് മുമ്പ് തന്നെ പ്രാപിച്ചവനെ സംബന്ധിച്ച് ഇത്തരം ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. അവന്റെ സദ്വാസനകളെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തി പറഞ്ഞ എന്താണ് സർവകർമ്മ സന്യാസം ചെയ്ത് വീണ്ടും അവൻ ശ്രദ്ധയോടുകൂടി യതിയായി തന്നെ, യതി എന്ന് വെച്ചാൽ യതനം ചെയ്യുന്നവൻ, അടുത്ത് പറയും അയതി, അല്പയതി, ഇതിനെ വിട്ടിട്ട് മറ്റൊന്നിലേക്കും പോകാത്തവനായി. മറ്റെന്തെല്ലാം എന്ന കൂടുതൽ ഇരുന്നാലും അത് ഇത് വിടാതെയായിരിക്കും. അങ്ങനെ ഇരിക്കുന്നവൻ യോഗ സംസിദ്ധിയും യോഗഫലം സമ്യക് ദർശനം അതിനെ പ്രാപിക്കാതെ പോയതിൽ ന്യൂനത വന്നു കഴിഞ്ഞാൽ കാംഗതിയും ഹേ കൃഷ്ണഗച്ഛതി, അവന് മരണശേഷം എന്ത് സംഭവിക്കുന്നു? അതാണ് ചോദിക്കുന്നത്. എന്താണ് അവന് സംഭവിക്കുന്നത്? മരണശേഷം പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, പുനർജന്മത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സമാധാനമായിട്ട് അപ്പൊ അതിന് പ്രധാനമായി പറയുന്നത് അയതി ശ്രദ്ധയോപേത. യതി എന്ന് പറഞ്ഞാൽ പ്രയത്ന, യതി ധാതു പ്രയത്നാർത്ഥത്തിലാണ്. നിഷേധാർത്ഥത്തിലാണ് ആ ശബ്ദം. നിഷേധത്തിന് തന്നെ അല്പം എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ അല്പാർത്ഥത്തിലാണ് അയതി എന്ന് വെച്ചാൽ പ്രയത്നം കുറഞ്ഞവൻ. ഏത് അളവിലാണോ അവൻ പ്രയത്നിക്കേണ്ടത് ആ അളവിൽ പ്രയത്നിക്കുന്നില്ല. എന്നാൽ ശ്രദ്ധയോപേത, അവന് ദൃഢമായ ശ്രദ്ധയുണ്ട്. അവനൊരിക്കലും അവനറിയാം, പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ടോ അവൻ്റെ വാസനകൾ കൊണ്ടോ അവൻ മോക്ഷമാർഗത്തിൽ പ്രവർത്തിക്കേണ്ടതിൽ കൂടുതൽ അവൻ മറ്റു വ്യവഹാരങ്ങളിൽ പ്രവർത്തിച്ചു പോകുന്നു. രണ്ടും അവന് കൊണ്ടുപോകാൻ കഴിയുന്നില്ല, സമയക്കായി അങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ രണ്ടും ഉപയോഗിച്ചിരിക്കുന്നത്, അയതി ശ്രദ്ധയോപേത. അവനെയാണ് യോഗഭ്രഷ്ടൻ എന്ന് പറയുന്നത്. ഒരിക്കലും മാർഗം വെടിഞ്ഞവനെയല്ല, അല്ലെങ്കിൽ ദുർമാർഗത്തിലേക്ക് പ്രവേശിച്ചവനെയല്ല, അങ്ങനെയൊന്നുമല്ല. വളരെ ഉയർന്ന നിലയിലുള്ള ഒരു സാധകൻ പൂർത്തിയാക്കാതെ, അവന്റെ സാധനയുടെ പൂർത്തി വരാതെ അവന് ജീവാപായം സംഭവിച്ചു കഴിഞ്ഞാൽ, മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് ജന്മമുണ്ടോ ഉണ്ടെങ്കിൽ അതെങ്ങനെ സംഭവിക്കുന്നു? അതാണ് യോഗഭ്രഷ്ടന്റെ പുനർജന്മത്തെ സംബന്ധിക്കുന്ന ചോദ്യം. അയതി, യത്നം കുറഞ്ഞവനും ശ്രദ്ധയോപേത, ശ്രദ്ധയോടുകൂടിയവനും യോഗാചലിത മാനസഹ, ആ യോഗത്തിൽ നിന്നും മനസ്സ് ചലിച്ചു പോയവനും. അവിടെ ഭാഷ്യകാരൻ പ്രത്യേകിച്ചും പറയുന്നത് ഈ ചലിത മാനസനാകുന്നത് മരണസമയത്താണ്. അങ്ങനെ പറയാൻ കാരണം എന്തുകൊണ്ട്? ഇവൻ വഴിതെറ്റിയവനല്ല, മാർഗത്തിൽ തന്നെയുള്ളവനാണ്, പ്രയത്നം കൂടിയില്ല എന്നേ ഉള്ളൂ. അപ്പം അവന്റെ പ്രയത്നത്തിൻ്റെ ബലത്തിൽ അതുവരെ പോകുന്നു. പക്ഷേ ഈ മരണസമയത്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കർണത്തിൻ്റെയും മനസ്സിൻ്റെയും ഒക്കെ ശരീരത്തോടുള്ള ബന്ധം കുറഞ്ഞു വരുന്നതുകൊണ്ട് ഇതെല്ലാം ദുർബലമായി തീരും. ഇച്ഛാശക്തിക്ക് അവിടെ ശക്തി കുറയുന്നു. അപ്പം മനസ്സിന് ചലിച്ചു മാറുന്നതിന് സൗകര്യമാണ് ഇഷ്ടമുള്ളിടത്തേക്ക്. അതുകൊണ്ടാണ് ചരിത മനസ്സിലാകുന്നത്, ഒന്ന് വിട്ടുപോകുന്നു. അവൻ യോഗ സംസിദ്ധിയും അപ്രാപ്യ, യോഗ സംസിദ്ധിയായിരിക്കുന്ന, യോഗഫലമായിരിക്കുന്ന, മോക്ഷസാധനമായിരിക്കുന്ന ആ സംസിദ്ധിയ ദർശനത്തെ, ആത്മബോധത്തെ പ്രാപിക്കാതെ ഹേ കൃഷ്ണ, അല്ലയോ കൃഷ്ണ, കാം ഗതിം ഗച്ഛതി, എന്ത് ഗതിയാണ് അവൻ പ്രാപിക്കുന്നത് എന്നാണ് ചോദ്യം. അയതി ശ്രദ്ധയോ പേതോ യോഗാചലിത മാനസ അപ്രാപ്യ യോഗ സംസിദ്ധിം കം ഗതിം കൃഷ്ണ ഗച്ഛതി കച്ചിന്നോ ഭയവിഭ്രഷ്ട ഛിന്നാഭ്രമിവ നശ്യതി അപ്രതിഷ്ഠോ മഹാബാഹോ വിമൂഢോ ബ്രഹ്മണപ്പധി കച്ചിതി കച്ചിത് കിംന ഉഭയവിഭ്രഷ്ട കർമ്മമാർഗാദ് യോഗമാർഗാച്ച വിഭ്രഷ്ട സഞ്ചിന്ന അഭ്രമിവ നശ്യതി. ആകാശത്തിൽ കാണാമല്ലോ മഴക്കാർ, അത് നല്ല ശക്തമായ മഴക്കാർ വരുമ്പോൾ അത് മഴ പെയ്യിക്കുന്നു, വൃഷ്ടിയെ പ്രദാനം ചെയ്യുന്നത്. പക്ഷെ ചില സമയത്ത് നമുക്ക് കാണാം ആകാശത്തിൽ മേഘക്കീറുകൾ, ശക്തമായ കാറ്റിൽ പെട്ട് അതിങ്ങനെ സഞ്ചരിക്കുന്നതാണ്. അതിൽ നിന്ന് മഴ ഉണ്ടാകാറില്ല, മറിച്ച് അത് ആകാശത്ത് തന്നെ ഛിന്ന ഭിന്നമായി അപ്രത്യക്ഷമായി പോകും. അതാണ് ചിന്നാഭ്രമം എന്ന് പറഞ്ഞത്. മഴ നൽകാതെ മാനത്ത് മാഞ്ഞു പോകുന്ന മേഘങ്ങൾ, അതുപോലെയാണ് ഇവന്റെ അവസ്ഥ. കച്ചിത്ത്, കച്ചിത്ത് എന്ന് പറയുന്നത് കശ്ചിത്ത് എന്ന് പറയാം, അതല്ലെങ്കിൽ കച്ചിത്ത് ചോദ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. എന്താ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നതിന് പകരം കച്ചിത്ത് സംസ്കൃതി ചോദിക്കുന്നതാണ്. എന്താ സംഭവിക്കുന്നത്? കിംന, അങ്ങനെയല്ലേ? അർജുനനും അതിന് ചില പക്ഷങ്ങളുണ്ട്. ഭഗവാന്റെ മതം അറിയുന്നതിന് മുമ്പ് തന്റെ പക്ഷത്തെ, തന്റെ അഭിപ്രായത്തെ പറയുകയാണ്. ഉഭയവിഭ്രഷ്ട, അവന് ഉഭയഭ്രംശം അല്ലേ സംഭവിക്കുന്നത്. ഉഭയഭ്രംശം എന്ന് പറയുന്നത് എന്താണ്? കർമ്മമാർഗ, സന്യസിച്ചു, ഗൃഹസ്ഥധർമ്മത്തെ ഉപേക്ഷിച്ചു. ഇപ്പോ ഗൃഹസ്ഥധർമ്മത്തിലിരുന്ന് കർമ്മവും ഉപാസനയും എല്ലാം അനുഷ്ഠിച്ച് പ്രാപിക്കേണ്ടതായ ദിവ്യലോകങ്ങളെ ഉത്തരായണ മാർഗത്തിലൂടെ എല്ലാം പോയി പ്രാപിക്കേണ്ടതായ കർമ്മ ഉപാസന നമ്മൾ ഈശാവാസ്യത്തിൽ ചർച്ച ചെയ്തതാണ്. കർമ്മ ഉപാസനയും അനുഗ്രഹസ്ഥം ചെയ്യേണ്ടത് സമുച്ചയമായി അനുഷ്ഠിച്ച് ദിവ്യമായ മാർഗങ്ങളിലൂടെ ബ്രഹ്മലോകത്തിൽ മറ്റും പോയി ദിവ്യമായ ഭോഗങ്ങളൊക്കെ അനുഭവിച്ച് കഴിയേണ്ടതായ ആ ഒരു മാർഗം അതവന് നഷ്ടമായും അതെന്തായാലും നഷ്ടമായി സന്യാസം സ്വീകരിച്ചതോടുകൂടി ആ മാർഗം അവൻ അടഞ്ഞുപോയി, അത് നഷ്ടപ്പെട്ടു. അതാണ് കർമ്മമാർഗ, യോഗമാർഗ. അവനതിനെ പാടെ ഉപേക്ഷിച്ചിട്ടാണ് സന്യസിച്ച് യോഗമാർഗത്തിലേക്ക് വന്നത്. യോഗമാർഗത്തിൽ വന്നാലോ, ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞു, യോഗമാർഗത്തിന്റെ ഫലം എന്ന് പറയുന്നത് സമ്യക് ദർശനമാണ്, യഥാർത്ഥമായ ഈശ്വരബോധമാണ്. ആ ഈശ്വരബോധത്തെയും അവന് പ്രാപിക്കാൻ കഴിഞ്ഞില്ല. നിർഭാഗ്യവശാൽ ആശ്രമം കയറി തടസ്സം. യോഗമാർഗാച്ച വിഭ്രഷ്ട, അവസാനകാലം വരെ അവൻ പിടിച്ചു നിന്നു. പക്ഷെ അവസാനകാലം വന്നപ്പോൾ പതറിപ്പോയി. അവന്റെ ഇച്ഛാശക്തിയേക്കാൾ പ്രബലമായി അവന്റെ പ്രാണന്മാരുടെ പ്രവർത്തനം എന്ത് ചെയ്തു? അവന്റെ ബോധത്തെ മറച്ചു വന്നു. അതൊരു ആർജിച്ചത് മറഞ്ഞുപോയി. അത് തൽക്കാലത്തേക്കാണ് മരിക്കാൻ വേണ്ടിയിട്ടുള്ള, എന്നാലും മരിക്കാൻ പറ്റില്ലെങ്കിൽ മരിക്കത്തില്ല, അമൃതനായിത്തീരും. പക്ഷെ ഇവിടെ അങ്ങനെയാണ്, മരിച്ചു പോകുന്നു. മരിച്ചു പോകുന്നു വെച്ചാൽ വീണ്ടും ജനിക്കേണ്ടി വരുന്നു. വിഭ്രഷ്ട സൻ, അങ്ങനെ ഒരു ഭ്രംശം വന്ന ഇവൻ, രണ്ടും നഷ്ടപ്പെട്ടവനായ ഇവൻ, കിംന ഛിന്നാഭ്രം ഇവ നശ്യതി, ഒരു പ്രയോജനവും തരാതെ ആകാശത്ത് നഷ്ടപ്പെട്ടു പോകുന്ന അഭ്രങ്ങളെപ്പോലെ അങ്ങനെ ഈ ജീവനും നശിച്ചു പോവുകയാണോ? കിംബ നന്നശ്ശേരി, അതുതന്നെ അവനെവിടെയെങ്കിലും അവശേഷിക്കുന്നു. ആകാശം നമ്മൾ കാണാത്ത ഭാഗങ്ങളുണ്ടല്ലോ, അവിടെ എവിടെയെങ്കിലും അത് സ്ഥിതി ചെയ്യുന്നുണ്ടോ? അപ്രതിഷ്ഠോ നിരാശ്രവോ ഹേ മഹാബാഹു, രണ്ടു ഭാഗത്തു നിന്നും നഷ്ടപ്പെട്ടെങ്കിലും അവൻ നിരാശ്രനായി തീർന്നു, ആശ്രയമില്ലാതായി തീർന്നു. വിമൂഢസൻ ബ്രഹ്മണ പതി ബ്രഹ്മപ്രാപ്തി മാർഗേ, ആ ഈശ്വരപ്രാപ്തിക്കുള്ള മാർഗത്തിൽ അവൻ മോഹിതനായി പോയി. എവിടെയാണ് മോഹിതനായത്? അവസാന നിമിഷം അവൻ മോഹിതനായി പോയി, വിമൂഢനായി, പൂർണ്ണമായും മോഹിതനായി പോയി. അവൻ പിന്നെ എവിടെ പോയാൽ അവനൊന്ന് ഉണരുന്നതെന്നാണ്. എന്താ അവന് സംഭവിക്കുന്നത്? ആരെങ്കിലും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, നമ്മളെയും അവസ്ഥ ഇത് തന്നെയാണ്. ഇത് ശ്രേഷ്ഠമായ അവസ്ഥയാണ്, അത്രയൊക്കെ എത്താറായോ എന്ന് ആദ്യം ചിന്തിക്കുക. എന്നുവെച്ചാൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം എന്താണോ, ആ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ അയാൾ ശരിയായ മാർഗത്തിൽ തന്നെയായിരുന്നു, വേണ്ടത്ര പ്രവർത്തിച്ചില്ലെന്നേ ഉള്ളൂ. ഉള്ളത് വളരെ ഉയർന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. വിമൂഢ സൻ ബ്രഹ്മണ പതി ബ്രഹ്മപ്രാപ്തി മാർഗേ. ആ ബ്രഹ്മപ്രാപ്തിക്കുള്ള മാർഗത്തിൽ തന്നെയാണ് ആദ്യം ചിന്തിക്കേണ്ടതാണ്. നമ്മൾ ആ ബ്രഹ്മപ്രാപ്തിക്കുള്ള മാർഗത്തിലാണ്, അവിടെയാണെങ്കിലേ ഭ്രംശത്തിൻ്റെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യങ്ങൾ. ആ ബ്രഹ്മപ്രാപ്തിക്കുള്ള മാർഗത്തിലെ അല്ലെങ്കിൽ അവർക്ക് പിന്നെ ഭ്രംശത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അങ്ങനെയുള്ള ഒരുവിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ ആ മാർഗത്തിൽ തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ അവസാനം ഒന്ന് പതിച്ചു, അത് ആയതി യത്നക്കുറവുണ്ട്, മറ്റ പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. അങ്ങനെ സംഭവിച്ചതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് വളരെ ഉയർന്ന നിലയിലുള്ള ഒരു ചോദ്യമാണ്. വഴിപഴിച്ചവനെ കുറിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം അല്ല. അർജുൻ ചോദിക്കുന്നു, മഹാബാഹു, ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വിളിക്കും, മഹാബാഹു. ചിലപ്പോൾ ഭഗവാൻ അർജുനനെ വിളിക്കും, ചിലപ്പോൾ അർജുനൻ തിരിച്ച് ഭഗവാനെ വിളിക്കും, ഒരേ പേരിട്ട് വിളിക്കും മഹാബാഹു. രണ്ടുപേർക്കും ഭഗവാൻ വിളിക്കുന്നത് അർജുനനെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ വേണ്ടി, അർജുനൻ വിളിക്കുന്നത് അർജുനൻ ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി, ഇതാരാണെന്നുള്ളത് ആ ബോധ്യം വന്നിട്ട് വിളിക്കുകയാണ്. ഉഭയവിഭ്രഷ്ട ഉഭയഭ്രംശം വന്നവൻ, അപ്രതിഷ്ഠ ഇതിൽ സ്ഥിരതയില്ലാത്തവനായി, ഇതിൽ നിന്നും വ്യതിചലിച്ചവനായി, ബ്രഹ്മണ പതി വിമൂഢ ആ ബ്രഹ്മമാർഗത്തിൽ തന്നെ മോഹിതനായി, ഛിന്നാഭ്രമിവ ഛിന്നാഭ്രത്തെ പോലെ, വൃഷ്ടിയെ നൽകാത്ത ഉപയോഗരഹിതമായ മേഘത്തെ പോലെ, അന്ന് ചിലത് പൂർണ്ണമായും മാഞ്ഞു പോവുകയാണ്, ഇതിനൊന്നും ശേഷിക്കുന്നില്ല. അതാണ് ആ ഒരു ഉദാഹരണം കൊടുക്കുന്നത്. ആത്യന്തികമായ നാശമാണ് മേഘത്തിന് അവിടെ സംഭവിക്കുന്നത്. അതുപോലെ കച്ചിത് നശ്യതി, ഒന്ന് നശിക്കുകയാണോ, അതാണോ ഈ യോഗഭ്രഷ്ടന് സംഭവിക്കുന്നത്? മേഘത്തെ പിന്നെ നമ്മൾ കാണുന്നില്ലല്ലോ, പൂർണ്ണമായ നാശത്തിലേക്കാണോ പോകുന്നത്? അതാണ് ചോദ്യം. കച്ഛിന്നോഭയ വിഭ്രഷ്ട ഛിന്നാഭ്രമിവ നശ്യതി അപ്രതിഷ്ഠോ മഹാബാഹോ വിമൂഢോ ബ്രഹ്മണപ്പതി ഏതന്മേ സംശയം കൃഷ്ണ ചേത്തും അർഹസ്യ ശേഷത തദന്യ സംശയസ്യാസ്യ ചിന്താനഹ്യുപപദ്യതേ ഏതന്മേ മമ സംശയം കൃഷ്ണ. അല്ലയോ കൃഷ്ണ, ഇതാണ് എന്റെ സംശയം. ചോദിക്കുന്നത് കേട്ടാത്തൊന്നും ഇനി വേറെ ഒരു സംശയമില്ല. ഇനി സംശയങ്ങളൊക്കെ ചോദിക്കുന്നതോ അത് വേറെ അർജുനനാണ്. ഇവിടെ ഈ അർജുനനെ സംബന്ധിച്ചിടത്തോളം എന്താണോ ഇനി ഒരൊറ്റ സംശയമേ ഉള്ളൂ. ഇത് അത്രയും ആൾ ഉയർന്ന നിലയിലുള്ള ഒരു സാധകനാണ്. അവസാനത്തെ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്, എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ചോദിക്കുന്ന ഒരു ചോദ്യം. ചേത്തും അപനേതും അറുപത്തി അശേഷത, ഇതിൻ്റെ ഒരു പൂർണ്ണമായ പരിഹാരം ഇനി ഞാൻ വേറൊരിടത്തിൻ്റെ അടുത്ത് പോയി ചോദിക്കേണ്ട ആവശ്യം വരരുത്. അതാണ് അശേഷത. അങ്ങനൊരു പൂർണ്ണമായൊരു സംശയം അങ്ങ് വരുത്തിത്തരണം, നിവാരണ സംശയ നിവാരണം അങ്ങ് വരുത്തണം. ത്വത് അന്യഹ ത്വത്വ അന്യഹ ദേവോ വാ ചേത്ത നശയിത സംശയസ്യ അസിന ഹിയസ്മാത് ഉപപദ്യതേ എന്ന സംഭവനി. അർജുനൻ ഏകദേശം ബോധ്യപ്പെട്ടു തുടങ്ങി. ഭഗവാന്റെ മഹത്വം, ഉപദേശത്തിന്റെ മഹത്വം അതൊക്കെ ബോധ്യപ്പെട്ടു തുടങ്ങി. അതോടെ ഇവിടെ കാണിക്കുകയാണ്, കാരണം ഭഗവാന്റെ വാക്കുകൾ ശ്രവിക്കുന്നോണ്ട് മാത്രം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിന്റെ മഹത്വം ഒരുവന്റെ ഉള്ളിൽ പതിഞ്ഞാലേ ആ ശ്രവണം ശരിയാകത്തുള്ളൂ. എത്ര മഹത്വപൂർണമാണ് ആ ഉപദേശം, അതിനെക്കുറിച്ച് ശരിയായൊരു ഭാവന അതിനെ അനുസന്ധാനം ചെയ്യുന്ന ഒരുവന്റെ ഉള്ളിൽ വേണം. അങ്ങനെ വന്നാൽ അവനിതിനെ ഗൗരവത്തോടെ സമീപിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ എത്രയോ പേര് ഭഗവാൻ ഉപദേശിച്ചതിന് ശേഷം ഗീത വായിച്ചിരിക്കുന്നു, കേട്ടിരിക്കുന്നു, അവരിലെല്ലാം ഇതിന് എന്തെങ്കിലും കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അവന് ഇതുകൊണ്ടൊക്കെ എന്താ പ്രയോജനം എന്ന് ചിലർക്ക് ചോദിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്. അത് ശരിയാണ്. കാരണം ഇതൊന്നും വലിയ സ്വാധീനം ചെലുത്തിയൊന്നും വരത്തില്ല. ഇത് കേട്ടതുകൊണ്ടൊന്നും ഒരു മനുഷ്യന് അവൻ്റെ ദുർഗുണങ്ങളിൽ നിന്നോ അവൻ്റെ ദുർബലമായ ശീലങ്ങളിൽ നിന്നോ ഒന്നും മോചിക്കാൻ കഴിഞ്ഞൊന്നും വരത്തില്ല. എന്തുകൊണ്ട്? അത് കേട്ടാലും ഇതിൻ്റെ മഹത്വം അവൻ്റെ ഹൃദയത്തിൽ പതിയത്തില്ല, മഹത്വത്തെ അവന് മനസ്സിലാക്കാൻ കഴിയത്തില്ല. അതാണ് മുഖ്യം. കേൾക്കുക എന്നുള്ളതല്ല, ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അവൻ്റെ ഉള്ളിൽ തട്ടിക്കഴിഞ്ഞാൽ, അവൻ പിന്നെ ഇതിനെ വളരെ ഗൗരവത്തോടുകൂടി തന്നെ സമീപിക്കും. ഗൗരവത്തോടുകൂടി തന്നെ അവൻ പരിശ്രമിക്കും. അതുകൊണ്ടാണ് ഇവിടെ അർജുനൻ അത് മനസ്സിലാക്കി പറയുന്നു, ത്വതന്യഹ ത്വത്വ അന്യ ഋഷിർവ ഋഷിർദേവോവ, ഋഷിമാരോ ദേവന്മാരോ ആരും ഇങ്ങനൊരു കാര്യം ഉപദേശിക്കുന്നതിന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും മഹത്വപൂർണമാണ് ഈ ഉപദേശങ്ങൾ ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ അർജുനൻ വളരെ ഉയർന്ന ആളാണ്. വളരെ ഉയർന്നൊരു ചിത്തഭൂമിയിൽ നിന്നുകൊണ്ടാണ് ഈ ഉപദേശത്തെ ഇവിടുത്തെ ശ്രോതാവ് ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ടാണ് അതിനെ വളരെ മഹത്വപ്പെടുത്തി പറയുന്നത്. ഋഷിമാർക്കോ ദേവന്മാർക്കോ ഒന്നും മറ്റാർക്കും, ഋഷി മന്ത്രദിഷ്ടാവാണ്, വേദത്തെ വെളിപ്പെടുത്തിയ ആളാണ്. വ്യാസൻ പറയുന്ന അതിൻ്റെ സാരമാണിതെന്ന് പറയുന്നു. പക്ഷെ എന്നാൽ കൂടിയും അവർക്ക് കൂടിയും എന്താണ് ഈ തത്വത്തെ വെളിപ്പെടുത്താൻ, ഇതുപോലെ വെളിപ്പെടുത്താൻ സാധ്യമല്ല. ദൈവവാച്യത അന്നാശ്യത സംശയസ്യാസ്യ, സംശയത്തെ പരിഹരിക്കുന്ന, സംശയത്തെ പരിഹരിക്കാന്ന് വെച്ചാൽ സംശയം തത്കാലമായി പരിഹരിക്കാം. സംശയങ്ങൾ ചിലപ്പോൾ മനുഷ്യന്റെ മൂഢത കൊണ്ട് പരിഹരിക്കപ്പെടും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, അസ്യ ഛേത്ത, പൂർണ്ണമായും അതിനെ ഛേദിച്ചു കളയും. സംശയത്തെ മൂഢത കൊണ്ട് പരിഹരിക്കരുത്, താൽക്കാലികമായി പരിഹരിക്കരുത്, എന്നേക്കുമായി അത് പരിഹരിക്കണം. നയ്യസ്മാത് ഉപബദ്ധ്യത എന്ന സംഭവതി, മറ്റൊരാളെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതഹ ത്വമേവ ഛേത്തും അർഹസി കൊണ്ട് ഭഗവാനോട് പറയുന്നു, നീ തന്നെയാണ്. നേരത്തെ പറഞ്ഞല്ലോ, സാധ്യമാം ത്വം പ്രപന്നം, അതിനൊന്നുകൂടെ പൂർത്തീകരിക്കണം. അവസാനമായി നിനക്ക് മാത്രമേ സംശയത്തെ പരിഹരിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഗീത. ഇത് ശാസ്ത്രമാണോ മറ്റെന്തോ ആണോ? ഇതൊന്നുമല്ല ആത്മീയത, അത് വേറെ എന്തോ ആണ്. അങ്ങനെയൊക്കെ ധരിച്ചിരിക്കുന്നവരുണ്ട്. ഭഗവാന്റെ വാക്കുകളാണ് എന്ന് വളരെ അനുഭവസന്നൻ സമ്പന്നനായ ഭാവനാശാലിയായ ഏതൊരു കവി പറഞ്ഞിട്ടുണ്ട്. ഗീത എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഭഗവാന്റെ കയ്യിൽ ഇരിക്കുന്ന പ്രതീകമാണ്. എന്താണ് മുരളി? ഭഗവാന്റെ കയ്യിൽ ഒരു ഓടക്കുഴലുണ്ട്. ഓടക്കുഴലിന്റെ പ്രത്യേകത എന്താണ്? ആ മുരളിയുടെ നാദം കൊണ്ട് ഭഗവാൻ സർവരെയും മോഹിപ്പിച്ചു. അത് ഗോപികമാരെ മാത്രമല്ല, പക്ഷി മൃഗാദികളെ, വൃന്ദാവനത്തില് അല്ല, ഭഗവാൻ എവിടെയൊക്കെ സഞ്ചരിച്ചോ അവിടെയെല്ലാം ഉള്ള പുൽച്ചെടികളെ പോലും മോഹിപ്പിച്ചു. മോഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? മോഹത്തിന് രണ്ടർത്ഥമുണ്ട്. ഇവിടെ മോഹം എന്ന് പറയുന്നുകൊണ്ട് പ്രപഞ്ചത്തെ വിസ്മരിച്ചു, അവരെ ആനന്ദത്തിൽ ആരാടിച്ചു എന്നാണ്. അതാണ് ഇവിടുത്തെ മോഹം എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ മോഹം എന്ന് പറയുന്നത് മൂഢതയാണ്. ഭഗവാൻ മോഹിപ്പിച്ച അങ്ങനെയല്ല, പ്രപഞ്ചത്തെ വിസ്മരിപ്പിച്ചു, മറിച്ചവരെ ആനന്ദസമുദ്രത്തിലാക്കി. അതെങ്ങനെ? നാദം കൊണ്ട്. ആ നാദത്തെയാണ് പറയുന്നത് എന്ത്? നാദബ്രഹ്മം എന്ന് പറയുന്നു. ആ നാദത്തിന്റെ അനുസന്ധാനം എന്ന് പറയുന്നു. ഭരത്തിനെന്തായി? വെറും നമ്മുടെ ഒരു മുളന്തണ്ടിൽ നിന്നുണ്ടാകുന്ന ഒരു ശബ്ദം ബാഹ്യമായ നമ്മളെ കർണപുടങ്ങളിൽ പതിഞ്ഞ് ആ ശബ്ദത്തിനോടൊരു ആകർഷതയുണ്ടായി. ആ ശബ്ദത്തിന്റെ പിറകെ മനസ്സ് പോകുന്ന, മറിച്ച് ശരിക്കും അവിടെ മുരളി എന്ന് പറയുന്നത് പ്രതീകാത്മകമാണ്. നാദം എന്ന് പറയുന്നത് നാദബ്രഹ്മം തന്നെ. അത് ആ നാദം അവനെ ആനന്ദത്തിൽ എത്തിച്ചെങ്ങനെ? തത്വബോധത്തിലൂടെ. അപ്പോൾ ആ തത്വബോധത്തിന് വേണ്ടി ഭഗവാൻ ഉപയോഗിച്ച ആ മുരളിയാണ്. അതാണ് ഈ ഗീത ഉപദേശം എന്നാണ്. ഒരു ഭാവന മാത്രമല്ല, ഒരു തത്വവിമർശനവും കൂടെയാണ്. അപ്പോൾ അത്രയും ശക്തിമത്തായ ഈ ഗീതോപദേശത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഭഗവാന്റെ നാദോപാസന എന്ന് പറയുന്നുണ്ട്. അത് സത്യമാണ് താൻ. അപ്പോൾ അത്രയും മഹത്വമാണത്. അതുകൊണ്ട് അതിനെ തുടർന്ന് പറയുന്നത് എന്താണ്? ഗീതയെ സ്വീകരിക്കുക, അതിനെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് സാധാരണ ഭക്തിയുടെ വൈകാരികമായ ഭാവങ്ങൾ, അതിൻ്റെ തുടക്കം, അതിൻ്റെ പ്രാരംഭ പാഠങ്ങൾ. അതിൽ നിന്നും ഉയർന്ന ഒരു സാധകൻ അതിൻ്റെ താത്വികമായ ഭാവങ്ങളിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞിട്ട് കവി പറയുന്ന എന്താണോ, അവൻ സ്വയം തന്നെ ആ ഭഗവാന്റെ കയ്യിലിരിക്കുന്ന പുല്ലാങ്കുഴലായി മാറുക, അങ്ങനെ ഭഗവാനെ പ്രാപിക്കുക. അതിനുള്ളൊരു ഉപായമായിട്ടാണ് ഭഗവാൻ ഈ ഗീതയെ വെളിപ്പെടുത്തിയെന്നാണ്. അതുകൊണ്ട് ഈ ഗീത ഉപദേശത്തെ ചിത്രീകരിക്കുന്നിടത്തൊക്കെ നമുക്ക് കാണാം, ഭഗവാന്റെ കയ്യിലൊരു പുല്ലാങ്കുഴലിലൂടെ കാണാം. അപ്പം അത് കേവലം ബാഹ്യമായ ഒരു നാദമല്ല, മറിച്ച് ആന്തരികമായൊരു ഭാവമാണ്. ഭക്തി എന്ന് പറയുന്നത് എന്താണ്? പരമമായ ഭാവം, ഭഗവാനെ പ്രാപിക്കുന്നതിനുള്ള ചിത്തത്തിൻ്റെ ഏറ്റവും പരമമായ ഭാവമാണ്. ആ ഭാവത്തിലൂടെ ഭഗവാനെ പ്രാപിക്കുന്നതിനുള്ള ഒരു പ്രതീകമാണ് അതെന്ന് പറയുന്നത്. അത്രയും മഹത്വം ഏറിയതാണ് ഭഗവാന്റെ ഈ ഉപദേശങ്ങൾ. അതുകൊണ്ടാണ് ഇവിടെ അർജുനൻ പറയുന്നത്, ഈശ്വര ദേവോ വാ, വേറെ ദേവന്മാരില്ല, ഗുരുക്കന്മാരില്ല, യേശുമാരില്ല, എന്നെ ആ ബ്രഹ്മണപഥി, ആ മാർഗത്തിലൂടെ ആ പഥത്തിൽ എത്തിക്കുന്നതിന് വേറെ ആരുമില്ല. അതാ ത്വമേവ പറയുന്നു, ത്വമേവ മാതാ പിതാ ത്വമേവ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ. അങ്ങൊരുവൻ തന്നെയാണ് അവിടെ എത്തിക്കേണ്ടത്. അപ്പോൾ ആ ഉപദേശത്തിൻ്റെ മഹത്വത്തെ ഇവിടെ വെച്ച് അർജുനൻ ശരിക്കും മനസ്സിലാക്കി. അതുകൊണ്ട് ഇവിടെ നിന്ന് അർജുനൻ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ചു. ഹേ കൃഷ്ണ അല്ലയോ ഭഗവാനെ, ഏതന്മേ സംശയം, ഈ എന്റെ സംശയം ഛേദം ഛേദിക്കുന്നത് എങ്ങനെ? അശേഷത പൂർണമായി ഛേദിക്കുന്നതിന് തോമർഹസി, നീ ഒരുവനെ ഞാൻ കാണുന്നുള്ളൂ. അസ്യ സംശയസ്യ ഛേത്ത, ഈ സംശയത്തെ ഛേദിക്കുന്നവൻ ത്വദന്യഹ, തസ്മാദന്യഹ, നിന്നും വേറെ ഒരുവനായി ഉപവിദ്യതേ, ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല, വേറൊരുത്തനും അത് സാധ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അർജുനൻ ഇവിടെ ഉപദേശത്തിൻ്റെ മഹാത്മ്യത്തെ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ അർജുനന്റെ ഭാഷയിൽ വ്യാസഭഗവാൻ അത് വെളിപ്പെടുത്തുകയാണ്. ഏതന്മേ സംശയം കൃഷ്ണ ഛേത്തും അർഹസ്യ ശേഷത തദന്യ സംശയസ്യാസ്യ ചിത്താനഹ്യുപപദ്യതെ. അതിന് ഭഗവാൻ സമാനം പറയുകയാണടുത്ത്. ശ്രീ ഭഗവാൻ വാച പാർത്ഥ നൈവേഹ നാമുത്ര വിനാശസ്തസ്യ വിദ്യതെ നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. പാർത്ഥ, ഹേ പാർത്ഥ, നൈവേഹ ലോകേ നാമുത്ര പരസ്മിന്മാ ലോകേ വിനാശ തസ്യ വിദ്യതെ. പറയുന്നു, നീ ഭയപ്പെടേണ്ട കാര്യമില്ല, ആശങ്കിക്കേണ്ട കാര്യമില്ല. അല്ലയോ അർജുന, നൈവേഹ ഇഹലോകത്തിൽ നാമുത്ര, ഇനി ശരീരം ഉപേക്ഷിച്ച് മറ്റെവിടെയെങ്കിലും പോകുന്നു എന്നിരിക്കട്ടെ, എവിടെ ആയാലും ശരി, പരസിൻമ ലോകെ. ഇവിടെ പരത്ര എന്ന് പറഞ്ഞാൽ മരണശേഷം എന്നുള്ള അർത്ഥത്തിൽ. ഈ ഒരവസ്ഥയിൽ എത്തിയവൻ ഒരിക്കലും പിന്നീട് മറ്റു ലോകങ്ങളിലേക്കൊന്നും പോകുന്നില്ല, അവൻ വീണ്ടും വരുന്ന ഇവിടേക്ക് തന്നെ. അപ്പോൾ പരത്ര എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താണ്? പരസ്മിൻ ലോകെ, മരണശേഷം അവന് കിട്ടുന്ന ലോകം ശരീരം. വീണ്ടും അവൻ സ്വീകരിക്കുന്ന ശരീരത്തിനും എന്താണ്? തസ്യ വിനാശന വിദ്യതെ, നശിക്കത്തില്ല. ഉറപ്പ് കൊടുക്കുകയാണ്, നാസ്തി നാശോ നമ പൂർവസ്മാധീന ജന്മപ്രാപ്തി. അത് പറയും, നാശം എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? കാരണം ഇവിടെ ജീവൻ ആത്യന്തികമായ നാശം സംഭവിക്കുന്നേയില്ല. ഈ സംസാരം തുടർന്നുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം നാശം സംഭവിക്കുന്നില്ല. എങ്ങനെ നശിക്കും? ഇത് അഗ്നിയിൽ എരിച്ചു കളയാവുന്നുള്ളതോ വെള്ളത്തിൽ കുളിർത്ത് കളയാവുന്നുള്ളതോ ആയൊരു സാധനമല്ല എന്ന് നേരത്തെ പറഞ്ഞു. നാശത്തെക്കുറിച്ച് നമ്മുടെ പരമമായ സങ്കല്പം എന്താണ്? അഗ്നി ദഹിച്ചു പോവുക. അതിനപ്പുറം നാശത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. നയനം ചിന്തന്തി ശസ്ത്രാണി എന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, എന്താണ് ഇത് നശിപ്പിക്കാമെന്നുള്ള ഒരു വസ്തുവല്ല, പിന്നെന്താണ് നാശത്തെക്കുറിച്ച് ഭാവന ചെയ്യാമെന്നുള്ളത്? ഈ മനുഷ്യ ജന്മത്തിൽ നിന്നും മോശമായ ഒരു ജന്മം, നായായി ജനിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അങ്ങനെ ജനിക്കുക, അതൊക്കെ നമ്മൾ മോശമാണെന്ന് പറയും. ജീവന്റെ നിലയിൽ അതൊക്കെ ശ്രേഷ്ഠം തന്നെയാണ്. പക്ഷേ മനുഷ്യ ശരീരവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ, മനുഷ്യ ശരീരത്തിൽ ഈ ജീവന്റെ ആചരണങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അതൊക്കെ വളരെ മോശമായ ജന്മങ്ങളാണ്. അവിടെ മോശമായ ആചാരങ്ങളിൽ ആ ജീവന് ജീവിക്കേണ്ടി വരുന്നു. അഭക്ഷ്യ ഭക്ഷണം, അസദാചരണം, ഇതെല്ലാം ചെയ്ത് ജീവിക്കേണ്ടി വരുന്നു. അതുകൊണ്ടാണ് നായജന്മവും മറ്റും മോശം എന്ന് പറയുന്നത്. ജീവന്റെ തരത്തിലെല്ലാം വിശുദ്ധം തന്നെ. അങ്ങനെയുള്ള പൂർവസ്മാദ്ഹീന ജന്മപ്രാപ്തി അത് സംഭവിക്കുമോ? മനുഷ്യജന്മത്തിൽ നിന്നും താഴ്ന്ന ജന്മം കിട്ടുമോ? സതസ്യ യോഗഭ്രഷ്ടസ്യ നാസ്തി പറയുന്നു ഭഗവാൻ. ഒരിക്കലുമില്ല. യോഗഭ്രഷ്ടന്, അവസാന സമയം ചലിച്ചുപോയവൻ, അങ്ങനെയുള്ള യോഗഭ്രഷ്ടന് ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്നില്ല. നഹി യസ്മാത് കാരണ, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നില്ല? പറയുന്നു, കല്യാണകൃത് ശുഭകൃത് കശ്ചിത് ദുർഗതിം കുസിതാംഗതിം ഹേതാത. പറയുന്നു, അല്ലയോ മകനെ, കല്യാണകൃത് പറയുന്നു, ശുഭകൃത് നന്മ ചെയ്യുന്നവൻ, അവനൊരിക്കലും നാശമില്ല എന്നാണ് പറയുന്നത്. താൽക്കാലികമായി അവന് ഭ്രംശം സംഭവിക്കാം, പക്ഷേ നാശമല്ല. തന്റെ മാർഗത്തിൽ നിന്നും വ്യതിചലിക്കുക എന്ന് പറയുന്നതിന് ഒരിക്കലും നാശമായിട്ട് എടുക്കാൻ പാടില്ല. കാലതാമസം വരുന്നു എന്നുള്ളവൻ ലക്ഷ്യപ്രാപ്തിക്ക്, പറയുന്നു ദുർഗതിം കുസിതാംഗതിം കുസിതഗതിയെ പ്രാപിക്കുന്നില്ല. പക്ഷെ ആധ്യാത്മിക മാർഗത്തെ സ്വീകരിച്ചു, അല്ലെങ്കിൽ എന്തിനു ഭഗവാന്റെ വചനങ്ങളെ സ്വീകരിച്ചിട്ടുള്ളവൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അവൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവനൊരിക്കലും നാശം സംഭവിക്കുന്നില്ല, അധോഗതി ഉണ്ടാകുന്നില്ല. ആ ജീവൻ ഊർധഗതി തന്നെയായിരിക്കും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കുസിതാംഗതിം ഹേതാത പറയുന്നു തനയ തനോതി ആത്മാനം പുത്രരൂപേണേതി പിത താതവിച്ചത്. ഇവിടെ അർജുനനെ താത എന്ന് വിളിച്ചു. അപ്പോ താത എന്ന് പറയുന്നത് സാധാരണ പിതാവ് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്ന ശബ്ദം, പക്ഷെ ഇവിടെ തിരിച്ച് മകനെ എന്നുള്ള അർത്ഥത്തിലാണ് വിളിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പ്രയോഗിച്ചു? പറയുന്നു തനോതി ആത്മാനം പുത്രരൂപേണേത് പിതാ താതു വെച്ചത്. പിതാവ് പുത്രനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നെ തന്നെ പുത്രരൂപത്തിലാക്കുകയാണ്. പുത്രൻ എന്ന് പറയുന്നത് എന്തുവരുന്നു? പിതാവിന്റെ രൂപഭാവങ്ങളോടുകൂടിയാണ് ജനിക്കുന്നത്. പിതാവിന്റെ അംശമായിട്ടാണ് പുത്രൻ ജനിക്കുന്നത്. അതുകൊണ്ട് താതൻ തന്നെയാണ് പുത്രനായി വരുന്നത്. ശ്രുതി പറയുന്നത് പിതാവൈ പുത്രഹ, പിതാവ് തന്നെയാണ് പുത്രൻ. അതുകൊണ്ട് പിതാവിന് ഉപയോഗിക്കുന്ന ശബ്ദം പുത്രന് ഉപയോഗിക്കാം. അതുകൊണ്ട് താതൻ എന്ന് സാധാരണഗതിയിൽ പിതാവിന് സംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന ശബ്ദം ഇവിടെ പുത്രന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു. അത് ന്യായം തന്നെയാണെന്നാണ് പറയുന്നത്. തനോത്തി ആത്മാനം പുത്രരൂപേണ ഇത് പിതാ താതവിച്ചത്. പിതൈവ പുത്രൈ പുത്രോപി താതവിച്ചത്. പിതാവ് തന്നെയാണ് വാസ്തവത്തിൽ പുത്രൻ, പിതാവിന്റെ പ്രതിരൂപമാണ് പുത്രൻ. അതുകൊണ്ട് താത എന്ന പുത്രഭാവത്തിൽ വിളിക്കുന്നു. അർജുനൻ ഭഗവാന്റെ പുത്രനല്ലോ, പുത്രനല്ലാത്ത ഒരാൾ എന്തിനു കയറി പുത്ര എന്ന് വിളിച്ച്? അതിനെന്താ ന്യായം? മകനെ എന്ന് വിളിച്ചെന്ന് പറയുന്നത് ശിഷ്യോപി പുത്രവതി. ഇവിടെ ഗുരുശിഷ്യ രൂപത്തിലാണ് നിൽക്കുന്നത് രണ്ടുപേരും. ഇതുവരെ സഖാക്കളായിരുന്നു, പക്ഷേ ഉപദേശത്തിന്റെ സന്ദർഭം വന്നപ്പോൾ അർജുനൻ തന്നെ സ്വയം പറഞ്ഞു ശിഷ്യസ്നേഹം ഞാൻ കൂട്ടുകാരനൊന്നുമല്ല, ഉപദേശിക്കുന്ന സമയത്ത് ഞാൻ തീർച്ചയായിട്ടും ശിഷ്യനാണ്. ശിഷ്യോപി പുത്രവത്. പിതാവിന് പുത്രനോട് സ്നേഹവാത്സല്യങ്ങളൊക്കെ കൂടുതലാണ്. എന്തുകൊണ്ട്? അത് തൻ്റെ തന്നെ അംശമാണ്, അതുകൊണ്ട് തൻ്റെ തന്നെ ഭാഗമായിരിക്കുന്നുണ്ട്. പക്ഷെ ശിഷ്യനും അതുപോലെ തന്നെ എന്നർത്ഥം. അപുത്രോപി അവൻ പുത്രനല്ലെങ്കിലും, ജന്മം കൊണ്ട് അവൻ പുത്രനായില്ലെങ്കിലും താതവിച്ചതി ശിഷ്യനെ മകനെ എന്ന് വിളിക്കാം, പുത്രനെപ്പോലെ തന്നെയാണ് എന്നർത്ഥം. അതാണ്, അതായത് പുത്രനെ പുത്രൻ എന്ന് പറയുന്നത് എന്തുകൊണ്ട്? പിതാവ് അവനെ സൃഷ്ടിച്ചതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ഗുരുവിന് ശിഷ്യനിലെങ്ങനെ ആ പുത്രഭാവം വരുന്നു? കാരണം അതുമൊരു സൃഷ്ടിയാണ്. ഗുരു ശിഷ്യനെ സൃഷ്ടിക്കുകയാണ്, അവന്റെ ആത്മീയമായ സൃഷ്ടി. ഭൗതികമായ സൃഷ്ടിയാണ് പിതാവ് നടത്തിയത്, അതവനതേ കഴിയത്തുള്ളൂ. ശാരീരിക ബന്ധത്തിൽ നിന്നുണ്ടായ സൃഷ്ടിയാണ് ഇതങ്ങനെയല്ല. ഗുരുവിനാണെങ്കിലോ ആത്മബന്ധത്തിൽ നിന്നുണ്ടാകുന്ന സൃഷ്ടി, പുനർജനിയാണ് ഗുരുവിന് കൊടുക്കുന്നത്. പുനർജന്മം കൊടുക്കുകയാണ്. അങ്ങനെ വിദ്യയിലൂടെ ഉപദേശത്തിലൂടെ ആത്മീയ മാർഗദാനത്തിലൂടെ എല്ലാം എന്ത് ചെയ്യുന്നു? അവന്റെ പുനഃസൃഷ്ടി നടത്തുകയാണ്, വീണ്ടും അവനെ ജനിപ്പിക്കുകയാണ്. അപ്പോൾ അത് മാതാപിതാക്കളിൽ നിന്നുള്ള സൃഷ്ടിയേക്കാൾ ശ്രേഷ്ഠമാണ്, മഹത്വമുള്ളതാണ്. മറ്റതെന്താണ്? അത് വെറും ജഡസൃഷ്ടിയാണ്, ജഡീയമായൊരു സൃഷ്ടിയാണ്. എന്തുകൊണ്ട്? അത് കാമത്തിൻ്റെ സൃഷ്ടിയാണത്. അതിൽ ഈ വിശുദ്ധിയില്ല, അജ്ഞത കൊണ്ട് സൃഷ്ടിച്ചതാണ്. ഇതങ്ങനെയല്ല. ഗുരുവിന്റെ സൃഷ്ടി എന്ന് പറയുന്നത് ഗുരുപുത്രനാകുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് വിശുദ്ധിയുടെ സൃഷ്ടിയാണ്. അത് കാമത്തിന്റെ അംശമില്ല, മറിച്ച് അവിടെ ആത്മബോധത്തിന്റെ സൃഷ്ടിയാണ് അവിടെ നടക്കുന്നത്. അവിടെ ശരിക്കും പുത്രനായിരിക്കുന്നത് ഗുരുവൻ പിതാവിനോ മാതാവിനോ അല്ല, മറിച്ച് ഗുരുവിനാണ്. അവിടെയാണ് ശരിക്കും ആത്മീയമായ സൃഷ്ടി നടക്കുന്നത്. അതുകൊണ്ട് അപുത്രോപി താതുവിച്ച് പുത്രനല്ലെങ്കിലും ഗുരുവിന് ശിഷ്യനെ മകനെ എന്ന് വിളിക്കാം. ഗച്ഛതി പറയുന്നു, അവൻ പ്രാപിക്കുന്നു. അന്ധയോതാത അവൻ ഒരിക്കലും ദുർഗതിയെ പ്രാപിക്കുന്നില്ല, മറിച്ച് സദ്ഗതിയെ പ്രാപിക്കുന്നു. ദുർഗതിയെ പ്രാപിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണോ, സദ്ഗതിയെ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, പിന്നെ ശിഷ്ടപൂർത്തി അതേ ഉള്ളൂ. ശിഷ്ടമായതിനെ പൂർത്തീകരിക്കുക, അതിനുവേണ്ടി അവൻ വീണ്ടും ജനിക്കുന്നു, ശരീരത്തെ സ്വീകരിക്കുന്നു. അതടുത്ത് തുടർന്ന് വിശദീകരിക്കും. പാർത്ഥ അല്ലയോ അർജുന, ആദ്യം പേര് തന്നെ വിളിച്ചു. പേര് വിളിച്ചെന്ന് വെച്ചാൽ പൃഥുവിന്റെ പുത്രനാണ്, കുന്തിപുത്രനാണ്. അതിനെ ആദ്യം ഓർമ്മിപ്പിച്ചു. പക്ഷെ ഒന്നുകൂടി ഭഗവാന്റെ മനസ്സ് തെളിഞ്ഞപ്പോൾ, ഒന്നുകൂടി അർജുനന്റെ ഹൃദയത്തെ ഒന്നുകൂടി സ്പർശിച്ചുകൊണ്ട് അടുത്ത് വിളിക്കുകയാണ്, താതാണ്, സ്വന്തം പുത്രനാണ്, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അടുത്ത് പറയുന്നു, താത നീ വൈഹ നാമുത്ര, ഇവിടെയും നീ വരും ശരീരത്തിലും തസ്യ വിനാശന വിദ്യതേ, അവന് നാശം സംഭവിക്കുന്നില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല. ഏത് പറയുന്നു, കല്യാണകർത്ത്, നന്മ ചെയ്യുന്നവൻ, ശുഭത്തെ ചെയ്യുന്നവൻ, ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്യുന്നവൻ, കശ്ചിത്, അങ്ങനെയുള്ള ഒരുവനും ദുർഗതി നഹി ഗച്ഛതി, അവനൊരു ദുര്യോഗം ഒരിക്കലും ഉണ്ടാകത്തില്ല, ദുരന്തം ഒരിക്കലും ഉണ്ടാകത്തില്ല. അവിടെ ധൈര്യമായിട്ട് ആശ്രമ കാര്യങ്ങളൊക്കെ ചെയ്യാം, പേടിക്കേണ്ട കാര്യമില്ല, ഭഗവാൻ അംഗീകാരം തന്നിരിക്കുകയാണ്. പാർത്ഥ നൈവേഹ നാമുത്ര വിനാശസ്തസ്യ വിദ്യതേ നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. ശിഷ്യതി ഓം ശാന്തി ശാന്തി ശാന്തി.